ബ്രഹ്മവിദ്യയുടെ അംഗമായിട്ട് സന്യാസം വിധിച്ചിരിക്കുന്നു. ബ്രഹ്മവിദ്യ ജ്ഞാനം, ജ്ഞാനത്തിന്റെ അംഗമാണ് സന്യാസം എന്നാണ്. നിത്യകർമാദ്യ അനുഷ്ഠാന സംശുദ്ധീഷ്ണ പുമാൻ വിശേഷ കർമ്മഹേതു ഫല സാവധ്യധീസ്ത വിരക്ത ആഗ്രജ സ്വയം തസ്സാവധ്യസമീക്ഷണ സംസാരദുഃഖ സംസ്കാരസ്മൃതി പ്രേര്യമാണധി ഉദ്ഭൂതതദ്ധ്യാസ സൻ തദ്ധാരേ സാധനസ്പൃഹ തക്തശേഷനശോധ പ്രത്യാഥാത്മ്യനിശ്ചയ. സന്യാസത്തിന്റെ ക്രമത്തെക്കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുകയാണ്. അതായത് സന്യാസം വിധേയമാണ്, ജ്ഞാനത്തിന്റെ അംഗമായിട്ട് എങ്ങനെ സന്യാസത്തെ വിധിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, സമുച്ചയത്തെ നിഷേധിച്ചിട്ടുണ്ട്. ജ്ഞാനവും കർമ്മവും സാധ്യമല്ല ഒരുമിച്ച്, പല ഭാഗത്തും വന്നിട്ടുണ്ട്. സമുച്ചയം ഗീതയിലും എല്ലാം വന്നിട്ടുണ്ട്. അദ്വൈതമനുസരിച്ച് സാധ്യമല്ല ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കും. പക്ഷെ സന്യാസ ജ്ഞാന സമുച്ചയം അതുകൂടെ അംഗീകരിക്കുന്നു. സന്യാസവും ഞാനും തമ്മിൽ സമുച്ചയമാകും. എങ്ങനെ സന്യാസത്തിലെത്തിച്ചേരുന്നു? സാധാരണ പറയുന്നത് നിത്യകർമാദി അനുഷ്ഠാന സംശുദ്ധി തിഷ്ണ പുമാ. നിത്യകർമാദികൾ അനുഷ്ഠിച്ച് നിശ്ചകാമ്യ നിഷിദ്ധ കർമ്മങ്ങൾ ഒഴിവാക്കി നിത്യം വേണ്ടിവന്ന നൈമിത്തികം കർമ്മങ്ങളെ, അല്ലെങ്കിൽ ഇത് വൈദിക സന്യാസത്തെ കുറിച്ചാണ് പറയുന്നത്, അന്നത്തെ രീതിക്ക് പറഞ്ഞാൽ വർണ്ണ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവരവരുടെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച്. നിത്യകർമ്മം എന്ന് പറയുമ്പോൾ അത് വർണ്ണവും ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് വൈദികമായ സന്യാസമായതുകൊണ്ട് ഇന്നത്തെ സന്യാസമല്ല. അന്ന് നിത്യകർമ്മം, നിത്യാഗ്നിഹോത്രം പോലുള്ള കാര്യം അതനുഷ്ഠിച്ച് സംശുദ്ധി തിഷ്ണ ചിത്തശുദ്ധിയെ നേടിയവൻ അതാണ്. ആ ചിത്തശുദ്ധി ഒരാൾ ആ ചിത്തശുദ്ധി നേടുക എന്ന് പറയുമ്പോ ഇപ്പോ എന്നുള്ള പ്രസിദ്ധ ചിത്തശുദ്ധി നേടുന്നത് ഒരു സാധാരണ ഒരു ജനിച്ചു കഴിഞ്ഞ ഉപനയനം ചെയ്ത് വേദാധ്യയനം ആരംഭിക്കുമ്പോൾ തന്നെ അത് നിത്യകർമ്മമായി. അതുവരെ ഒന്നുമില്ല, ബാലനാണ്, അവിവേകിയാണ്, അത് കഴിഞ്ഞ് നിത്യകർമ്മം. അങ്ങനെ നിത്യകർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ചിത്തശുദ്ധി വരുന്നു. എപ്പോഴാ ഏത് സമയത്താണത് വരുന്നത്? മനഃശുദ്ധി വരുന്നത്. അപ്പൊ അതിന് അങ്ങനെ വരുമ്പോൾ അവിടെ എടുക്കും, ജന്മാന്തരങ്ങൾ കൽപ്പിക്കും. കാരണം പലരിലും പലതരത്തിലാണ് കാണുന്നു. ചിലർക്ക് ബ്രഹ്മചാരി ആയിരിക്കുമ്പോൾ തന്നെ അവർക്ക് ചിത്തശുദ്ധി വരുന്നു, ശേഷണ ഇല്ലാതാകുന്ന അടുത്ത് പറയും. യക്ഷണാത്രയം, അതിൽ നിന്നുള്ള മോചനം. നിശേഷ കർമ്മഹേതുത്വ ഫല സർവകർമ്മങ്ങളുടെയും ഫലത്തിൽ ദോഷത്തെ കാണുന്ന ഒരു സാവധ്യ എല്ലാം ദോഷമുള്ളതാണ്. പലർക്കും പല സമയത്താ സംഭവിക്കുന്നു. ചിലർക്ക് ആ ബ്രഹ്മചര്യത്തിൽ തന്നെ അങ്ങനെ ഉള്ള ബുദ്ധിയുണ്ടാകും, കർമ്മവും അതിന്റെ ഫലവും എല്ലാം ദോഷമാണ്. ചിലർക്ക് അത് ഗൃഹസ്ഥാശ്രമത്തിലായിരിക്കും. എന്തുകൊണ്ട് ഈ വ്യത്യാസം വരുന്നു? എല്ലാവരും അനുഷ്ഠിക്കുന്ന ഒരേ കർമ്മമാണ്. അത് പറയുക, അവിടെ സ്വീകരിക്കും അത് പൂർവ്വജന്മങ്ങളിൽ. പൂർവ്വജന്മങ്ങളുടെ കർമ്മം കൊണ്ട് ഒരാൾക്ക് ചിത്തശുദ്ധി വരികയാണെങ്കിൽ വിരക്ത അഗ്രജ, ഈ സംസാരത്തിൽ നിന്നും വിരക്തനായവൻ, ഈ ലോകത്തിൽ നിന്നും വിരക്തനായവൻ സ്വയം സാവധ്യ സമീക്ഷണ, ഇതിലെ ദോഷങ്ങളെ ശരിയായ രീതിയിൽ വിവേകപൂർവമായി കാണുന്നവൻ സംസാര ദുഃഖ സംസ്കാര സ്മൃതി പ്രേരിയമാണ് ധീ. ഈ സംസാരത്തിന്റെ ദുഃഖം അതിനെ അറിയുന്നവൻ, അതിന്റെ സംസ്കാര സ്മൃതി അവിടെ പൂർവ്വജന്മത്തെ കൂടെ സ്വീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട് ചിലർക്ക് ബ്രഹ്മചര്യത്തിൽ തന്നെ അങ്ങനെ ഒരു ബോധം വരുന്നു, ഇത് ദുഃഖമാണ്, ജനന മരണങ്ങൾ ദുഃഖമാണ്. അപ്പൊ അത് പൂർവ്വ സംസ്കാരം, അതുകൊണ്ട് ഈ ജന്മത്തിൽ അവന് സ്മൃതി ഉണ്ടാകുന്നു. ജന്മാന്തരങ്ങളിൽ ദുഃഖത്തെ അനുഭവിച്ചതാണ്. ആ സ്മൃതി പ്രേരിയമാണ് ധീ, അവന്റെ ബുദ്ധിയെ പ്രേരിപ്പിക്കുന്നു ഇതിനെ ഉപേക്ഷിക്കാൻ, യേഷണകളെ ത്രയിക്കാൻ. യേഷണമുണ്ട് അവനെ ത്യജിക്കുന്ന അവനെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഇത് വർത്തമാന ജന്മത്തിൽ സംഭവിക്കുന്നത് പല തരത്തിലായതുകൊണ്ട്, ചിലർക്ക് ബ്രഹ്മചര്യത്തിൽ ചിലർക്ക് രഹസ്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് അവിടെ പൂർവ്വജന്മത്തെ കൂടെ കൽപ്പിക്കുന്നു. വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു? ഇവിടെ പറയുന്ന സംസ്കാര സ്മൃതി ഓരോ ജീവന്മാരിലും വ്യത്യസ്തമായി കാണുന്നു. ചിലർക്ക് ജീവിതകാലം, ജീവിതം കഴിഞ്ഞാലും ജീവിതകാലത്തിൽ ഒരിക്കലും സംസാര ദുഃഖ സംസ്കാര സ്മൃതി ഉണ്ടാവുന്നില്ല, ഇതെന്ത് ദുഃഖമാണെന്ന് തോന്നുന്നില്ല, ഇതൊക്കെ സുഖമായിട്ട് തന്നെ അനുഭവിക്കുന്നു. അവർക്ക് എന്താണ് സാവധ്യ സമീക്ഷണം എന്ന് പറയുന്ന ദോഷദൃഷ്ടി വിവേകം കൊണ്ടുണ്ടാകുന്ന അതുണ്ടാകുന്നില്ല. മറിച്ചാണെങ്കിലോ ഉദ്ഭൂത തത്വജിഹാസ ഉദ്ഭൂത തജ്ഹാസ സൻ തദ്ധാനി സാധനസ്വ, ഇതിനോട് വിരക്തി ഉണ്ടാകുമ്പോൾ, ഈ സംസാര ജീവിതത്തിൽ താല്പര്യമില്ലാതെ വരുമ്പോൾ എന്താണ് തജ്ഹാസസൻ, ഇതിനുപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, ഏഷണകളെ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നു, സംസാര ദുഃഖത്തെ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നു. തദ്ധാരയും സാധനസ്പൃഹ, അതിനുള്ള ഉപായം എന്താണെന്ന് ആഗ്രഹിക്കുന്നു ഒരുവൻ. അതിനുള്ള തദ്ധാനെ, സംസാരത്തെ ത്യജിക്കുന്നതിനുള്ള ഉപായത്തെ, സാധനസ്പൃഹ ഉപായത്തെ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്താണ്, തദ്ധാനെ സാധനസ്പൃഹ, സംസാരത്തെ ത്യജിക്കുന്നതിനുള്ള ഉപായത്തെ ആഗ്രഹിക്കുക, ഈ ഒരു കാര്യം മാത്രമാണ് ഇന്നും മനുഷ്യർ കാണുന്നത് ഈ കാലഘട്ടത്തിൽ. ബാക്കി പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാം. കാരണം നിത്യകർമാനുഷ്ഠാനം, അതുകൊണ്ടുള്ള ചിത്തശുദ്ധി, അത്തരം കാര്യങ്ങളൊന്നും ഇക്കാലത്ത് സംഭവിക്കുന്നില്ല. കാരണം അത് വൈദിക കാലത്തിൽ മാത്രം നടന്നിരുന്ന കാര്യങ്ങളാണ്. നിത്യകർമാനുഷ്ഠാനം മറ്റും. ഇന്ന് മനുഷ്യൻ ഇതുവരാണ് ഉദ്ഭൂത തജ്ജാസ. അതെങ്ങനെ വരുന്നു? അത് പൂർവ്വ സംസ്കാരം കൊണ്ടുതന്നെ പറയാൻ കഴിയും. അല്ലാതെ വർത്തമാന ജന്മത്തിൽ അങ്ങനെയുള്ള കർമ്മങ്ങൾ ആരും ചെയ്യുന്നില്ല, ചെയ്യുന്നുള്ള അവസരം ഉണ്ടാകുന്നു. നിത്യകർമ്മങ്ങൾ എന്താണെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഇവിടെ നിത്യകർമ്മം എന്ന് പറയുമ്പോൾ നിത്യം, നൈമിത്തികം, വിഹിതം, നിഷിദ്ധം എന്നെല്ലാം നിശ്ചയിച്ച കർമ്മങ്ങളാണ്, വൈദിക കർമ്മങ്ങളാണ്. ഇത്തരം കർമ്മങ്ങളെ അനുഷ്ഠിച്ച് പിന്നെ ചിത്തശുദ്ധി ഉണ്ടായി, അതുകൊണ്ട് സംസാരത്തെത്തിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി എന്ന് നിന്ന് പറയാൻ നിവൃത്തിയില്ല. ഈ കാലത്തിൽ ഇല്ലാത്തതുകൊണ്ട് പക്ഷെ ഉദ്ഭൂത തജ്ജിഹാസ് അതുണ്ടാകുന്നുണ്ട്. സംസാര ജീവിതത്തോട് താല്പര്യമില്ലാത്തവരിന്നുമുണ്ട്. തദ്ധാനേ സാധന. അപ്പോ അതിന് എന്താ ഇതിനുള്ള ഉപായം എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഇത് പൂർവ്വ സംസ്കാരം കൊണ്ടെന്നേ പറയാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ എന്തെങ്കിലും വർത്തമാനകാലത്ത് എന്തെങ്കിലും ബാഹ്യമായ നിമിത്തങ്ങളുണ്ടായെന്ന് വരാം. പക്ഷേ ആ ചിത്തശുദ്ധിക്കുള്ള ഏത് കുളമൊന്നും ഇല്ല. എന്നാലും ഈ സംസാരത്തെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, നല്ല സാധനം, നല്ല സ്പൃഹയുണ്ടാകും. എങ്ങനെയാണ് തിക്ത അശേഷണം അവൻ മനസ്സിലാക്കും. ഈ സംസാരത്തെ എങ്ങനെ ത്യജിക്കാം, ഇതിനുള്ള ആഗ്രഹത്തെ ഉപേക്ഷിക്കുക. അത് ലോകേഷണ ഇവിടെ എന്തെങ്കിലും നേടണമെന്നുള്ള ആഗ്രഹങ്ങളെ അതിനുപേക്ഷിക്കുക. കർമ്മത്തെക്കുറിച്ചും കർമ്മഫലത്തെക്കുറിച്ചുമുള്ള ആഗ്രഹങ്ങൾ, അത്തരം ആഗ്രഹങ്ങൾ അതും മാറുന്നു. വൈദികമായി യേശന ത്യാഗം എന്ന് പറഞ്ഞാൽ മുഖ്യമായി കർമ്മഫലത്തെ ഉള്ള ആഗ്രഹത്തെ ത്യജിക്കുക. സ്വർഗാദി ഫലങ്ങൾ ഇന്നതാരും ആഗ്രഹിക്കാറില്ല, അതുകൊണ്ട് തന്നെ അത് ത്യജിക്കേണ്ട ആവശ്യം വരുന്നു. സ്വർഗത്തെയും മറ്റും നേടണമെന്നുള്ള യേശന ത്യജിക്കുക. അതിനുവേണ്ടി കർമ്മം ചെയ്യണം. ആ കർമ്മത്തോടുള്ള ആഗ്രഹം അത് ത്യജിക്കുന്നു. കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെ ഗൃഹസ്ഥനാകണം എന്നാലേ പറ്റും. ദാരേഷണോ പുത്രേഷണോ മറ്റു ലോകങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരം ഏഷണങ്ങളെല്ലാം അതിൽ അന്തർഭവിക്കുന്നു. അപ്പൊ അതെല്ലാം ഉപേക്ഷിക്കുന്നു, ഒന്നും വേണ്ട. ആ കർമ്മം മണ്ഡലമേ ഉപേക്ഷിക്കുന്നു. ഇന്ന് ആ രീതിക്കുള്ള ഏഷണത്യാഗമല്ല. കാരണം കർമ്മഫലവും ഇതുമായിട്ടൊന്നും ഉള്ള ബന്ധം ഇന്നത്തെ മനുഷ്യൻ അറിയില്ല. എന്നാലും യേശനാത്യാഗം ഇന്നും പ്രസക്തമാണ്. ആഗ്രഹങ്ങളെ ത്യജിക്കുക. സോധ പ്രത്യേക യാഥാത്മ്യ നിശ്ചയ. അങ്ങനെ പറയുന്നു. അങ്ങനെയുള്ളവൻ അന്നത്തെ രീതിക്ക് അനുസരിച്ച് പറയുകയാണ്. ആത്യന്തിക ബന്ധദ്വസ്തു ഹേതും ജിജ്ഞാസമാന സ്വാധ്യായ ആപാദേന ആത്മജ്ഞാനം തതുപായം ശ്രുത്വ തശേഷത്വന പുത്രാദ്യേഷണ പറയും. അവനെ കുറിച്ചൊരു സാമാന്യമായ ജ്ഞാനം ഉണ്ടാകുന്നു അന്ന് വൈദിക കാലത്ത്. ആത്മാവെന്താണ്, എങ്ങനെ വേദാധ്യയനം ചെയ്യുന്നവനാണ്, അത് വൈദിക സന്യാസത്തെ കുറിച്ച് പറയുന്നു. വേദാധ്യയനം ചെയ്യുന്നതുകൊണ്ട് അവനൻ പൂർവ്വ സംസ്കാരം കൊണ്ട് ഈ വേദത്തിന്റെ ഉപനിഷത്തിന്റെ താല്പര്യത്തെ കുറിച്ച് അവൻ ആപാദജ്ഞാനുണ്ടാവും. എന്നുവെച്ചാൽ സാമാന്യ ജ്ഞാൻ, സംശയാദികളോട് കൂടിയ ജ്ഞാനുണ്ടാവും. ഇപ്പോഴും അവൻ അറിയുന്നു ആത്മതത്വം, തന്റെ ശരീരമല്ല ആത്മാവാണ്, ആത്മതത്വജ്ഞാനമാണ് മുഖ്യം, സ്വർഗാദി കർമ്മഫലങ്ങളല്ല എന്നുള്ള ബോധമുണ്ടാകും. ആ ആത്മജ്ഞാനത്തെ പ്രാപിക്കണം. ആത്മജ്ഞാനത്തെ സംശയരഹിതമായി ബോധിക്കണം. അതിനെന്താണ് ഇവരതിന് തടസ്സമായിരിക്കുന്നത്? ഈ കർമ്മഫല ഇച്ഛയാണ്. അതുകൊണ്ട് അത് ത്യജിക്കണം, അത് ഒഴിവാക്കണം, അത് ആഗ്രഹിക്കുന്നു. അഥ പ്രത്യേക യാഥാത്മ്യ നിശ്ചയ ഇവിടെ കൂട്ടിച്ചേർക്കുന്നു, വിവിധിഷ സന്യാസാനന്തരം അസകൃത് അനുഷ്ഠിത ശ്രവണാദി ഫലമാണ്. സാധാരണ ഒരുവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യേശനാത്രൈ എന്ന് പറയുന്ന ആ ഘട്ടത്തിലെത്തുമ്പോൾ അവനിതൊന്നും വേണ്ട എന്നുള്ള നിശ്ചയം, അതാണ് ആഗ്രഹത്യാഗം എന്ന് പറയുന്നത്. ഇതൊന്നുമല്ല ആഗ്രഹിക്കേണ്ടത്, ആത്മലാഭമാണ് മുഖ്യം എന്ന് കരുതുമ്പോൾ ഇവിടെയാണ് സന്യാസം. സന്യാസത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് വിവിധിഷ സന്യാസം എന്ന് പറയുന്നു. ഇതാണ് പഴയ സന്യാസ പദ്ധതി. ഇന്നത്തെ അല്ല, കാരണം ഇന്ന് വേദ അധ്യയനം ചെയ്യുന്നില്ല, ആ രീതിയിൽ ആത്മാവിനെ കുറിച്ച് അറിയാൻ വരുന്നില്ല. ആത്മാവിനെ കുറിച്ച് അറിഞ്ഞിട്ട് പിന്നെ സന്യസിക്കുക, അത് സാധാരണഗതി അങ്ങനെ സംഭവിക്കാറില്ല. ഇന്നും ആത്മാവിനെ കുറിച്ച് അറിയുന്നതിനുള്ള അവസരങ്ങളുണ്ട്, പക്ഷെ അത് വൈദിക അനുഷ്ഠാനപൂർവമായിട്ടല്ലെന്നേ ഉള്ളൂ. ഇത് ഇങ്ങനെയാണ് നടന്നിരുന്നത്. അവിടെ സന്യാസത്തിന് ആത്മജ്ഞാനത്തിന് വേണ്ടി, ആത്മജ്ഞാനം നേടിയിട്ടല്ല, ആത്മജ്ഞാനത്തിന് വേണ്ടി ഈ സന്യാസം അത് വിധേയമാണ് എന്നാണ് വിധിച്ചിരിക്കുകയാണ്. ആത്മജ്ഞാനത്തിന്റെ അംഗമായി വിധിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ വിവിധ സന്യാസത്തിൽ എന്ത് ചെയ്യുന്നു, അവൻ കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നു. കർമ്മങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ ഗാർഹസ്യ ഉപേക്ഷിച്ചു, അത് വൈദിക സന്യാസത്തെ സംബന്ധിച്ച് യേശനാത്യാഗമെന്നോ കർമ്മത്യാഗമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗാർഹസ്ഥ്യത്യാഗമെന്നോ, അത് ഗാർഹസ്ഥ്യത്തെ സ്വീകരിച്ചിട്ടുമാകാം അല്ലെങ്കിൽ സ്വീകരിക്കുന്നതിന് മുമ്പും ആകാം, രണ്ടും ആകാം. രണ്ടായിരൂടെ ഗാർഹസ്ഥ്യത്യാഗമാണ്. ആ ത്യാഗത്തിൽ പിന്നെ ശ്രവണാദി സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് വൈദിക സന്യാസത്തിന്റെ പ്രത്യേകത. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യണം, അതിന്റെ ഫലത്തെ നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ സന്യാസ സാധ്യമാണ്. മറിച്ച് കർമ്മത്യാഗത്തിലാണ് സന്യാസം വരുന്നത്. അപ്പോൾ വിവിധ സന്യാസത്തിൽ പിന്നെ കർമാനുഷ്ഠാനമില്ല, ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കും. അതിൽ സ്മൃതി കാരണമാർക്കൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില പറയുന്ന അങ്ങനെ ഒരു വിവിധ സന്യാസത്തിനും ഈ ശ്രവണാദി സാധനങ്ങളോടൊപ്പം നിത്യകർമ്മ രൂപത്തിൽ, എന്നുവെച്ചാൽ ഫലകാംക്ഷയില്ലാത്ത ചില കർമ്മങ്ങൾ അതനുഷ്ഠിക്കാം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു പക്ഷമുണ്ട്. പ്രത്യേകിച്ചൊരു ഫലം പറഞ്ഞിട്ടില്ലാത്തവ, അതാണ് ജപസ്വാധ്യായങ്ങൾ എന്നൊക്കെ പറയുന്നത്, തപസ്സ്വാധ്യായങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊരു കർമ്മമാണ് അതനുഷ്ഠിക്കാം. അങ്ങനെ ആത്മതത്വ ശ്രവണ മനനങ്ങളോടൊപ്പം ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവിടെ ആ കർമ്മങ്ങളുണ്ട്, മനഃശുദ്ധി ഉണ്ടാകുന്നു. പക്ഷെ അതും അവിടെ ബഹിർമുഖമായ കർമ്മങ്ങളൊന്നുമല്ല. ജപസ്വാധ്യായം, ജപം, തപം എന്നൊക്കെ പറയുമ്പോൾ ചില വ്രതങ്ങൾ എല്ലാം അവിടെ അനുഷ്ഠിക്കുന്നത് ആത്മശുദ്ധിക്ക് വേണ്ടി, മനഃശുദ്ധിക്ക് വേണ്ടി. അങ്ങനെയുള്ളത് ചെയ്യാം, അതോടൊപ്പം ശ്രവണാദി സാധനം ചെയ്യാം. എന്തുകൊണ്ട്? അത് വിവിധ സന്യാസം. അവിടെ മറ്റു കാമ്യകർമ്മങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. ലൗകിക കർമ്മങ്ങൾക്ക് സ്ഥാനമില്ല, ബഹിർമുഖമായ ലൗകിക കർമ്മങ്ങൾ. ഇന്ന് മനുഷ്യൻ അനുഷ്ഠിക്കുന്ന അന്നത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ, അതിന് ഒരു അവസരവുമില്ല. അവിടെ ലോകസേവനവുമില്ല, അങ്ങനെയുള്ള കർമ്മങ്ങളുമില്ല. അന്നത്തെ കാഴ്ചപ്പാട്, വൈദിക കാഴ്ചപ്പാടാണ്. അങ്ങനെ അന്നത്തിന് വേണ്ടി കർമ്മം ചെയ്യണ്ട. എന്തുകൊണ്ടാണ്? അന്നം ഭിക്ഷയിൽ നിന്ന് കിട്ടും, അതൊരു വിഷയമുണ്ട്. അപ്പോൾ പിന്നെ ചിത്തശുദ്ധിക്ക് വേണ്ടിയുള്ള കാമ്യനിഷിദ്ധ കർമ്മങ്ങൾ ഒഴിവാക്കി എന്തെങ്കിലും ചെയ്താൽ പോലെ എന്നിട്ട് ആശ്രമോചിതമായ കർമ്മം. എന്തായാലും സന്യാസിയാണ്, ഗൃഹസ്ഥനല്ല. ഗൃഹസ്ഥന് സാധ്യമല്ല, ഗൃഹസ്ഥ്യം ഉപേക്ഷിച്ചിരിക്കും, സന്യാസത്തിലായിരിക്കും. അപ്പൊ സന്യാസം എന്ന് പറയുന്നത് അവിടെ ഒരു ധർമ്മമാണ്, ഒരു ആശയമല്ല, ഒരു ധർമ്മം, ഒരു അനുഷ്ഠാനമാണ് സന്യാസം. ഇനി ഒരു കൂട്ടർ പറയുന്നത് അവിടെ ശ്രവണാദികൾ മാത്രം മതി, ഇത്തരം കർമ്മങ്ങളും ആവശ്യമില്ല, നിത്യകർമ്മങ്ങളും ഇവിടെ വേണ്ട, അങ്ങനെയുണ്ട്. സ്മൃതികാരന്മാർ പറയുന്നതാണ് ഒരു തരത്തിലുള്ള നിത്യകർമ്മവും വേണ്ട. വിവിധ സന്യാസം എന്ന് പറയുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. ശ്രവണ മനന സാധനങ്ങളിൽ മാത്രം അതിനുവേണ്ടി ഗുരുക്കന്മാരുടെ അടുത്ത് താമസിക്കാം. പക്ഷെ ഭിക്ഷാടനം കൊണ്ട് കഴിയും വേറൊരു പക്ഷം. കാരണം ഇവിടെ ഒന്നും ഭക്ഷണം ഒരു പ്രശ്നമാണ്, ശ്രവണവും മനനവും നടത്തണമെങ്കിൽ അന്നം വേണം. അപ്പൊ അതിനെ പറഞ്ഞ് ഭിക്ഷാടനം. അപ്പോ വിദുഷാ സന്യാസത്തിൽ അങ്ങനെ നിത്യകർമ്മം വേണമെന്നും വേണ്ടെന്നും രണ്ട് പക്ഷവും. ഈ രണ്ടു പക്ഷം എങ്ങനെ വരുന്നു? അത് ആ വ്യക്തികളുടെ ചിത്തശുദ്ധിക്കനുസരിച്ച്. ചിലർക്ക് തോന്നും എനിക്ക് തപസ്സാവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവർക്കത് അനുഷ്ഠിക്കാം, അതോടൊപ്പം ഇതും ചെയ്യാം. പക്ഷെ ഗൃഹത്യാഗം അത് അവിടെ നിർബന്ധമാണ്. എന്തായാലും ഗൃഹത്തിലിരുന്നുകൊണ്ട് അത് സാധ്യമല്ല, വേണ്ടി വന്നാൽ ഗുരുകുലമാകാം, ഗുരുകുലത്തിലിരുന്നുകൊണ്ടാകാം. അവിടെ സംഘത്തെ ഉണ്ടാക്കുന്ന ബന്ധങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും വിവിധശാ സന്യാസം അത്ര ഗൃഹത്യാഗം അത് കൂടിയേ തീരും. ഇതാണ് വൈദികമായ സന്യാസം. അവിടെ എന്തു ചെയ്യുന്നു? സോ അഥ, അങ്ങനെയുള്ള ഒരുവൻ ആ വിവിധശാ സന്യാസത്തിലൂടെ പ്രത്യേക യാഥാത്മ്യ നിശ്ചയ, പ്രത്യേക യാഥാത്മ്യം സ്വസ്വരൂപം അതിനെ കുറിച്ചുള്ള നിശ്ചയമായ ജ്ഞാനം ഉണ്ടാകുന്നു എന്നാണ്. വസ്തു വൃത്താത്മസംബോധ സ്വസ്ഥ സംസാരകരണ വ്യാവിധ അശേഷ സംസാരവും വിമുക്തോ നാം വിമിച്ചത്. അങ്ങനെയുള്ള മനുഷ്യൻ പറയും, അങ്ങനെ വിവിധ സന്യാസത്തിലൂടെ സന്യാസത്തെ ഒരു ധർമ്മമായി സ്വീകരിച്ച് അത് വിധിച്ചിരിക്കുന്നു, ജ്ഞാനത്തിന്റെ അംഗമായി സ്വീകരിച്ച് അതിനനുസരിച്ച് ശ്രവണാദികൾ അനുഷ്ഠിക്കുന്നവൻ നിത്യകർമ്മം അനുഷ്ഠിക്കുകയോ അനുഷ്ഠിക്കാതിരിക്കും, അതിൽ വികല്പമാണ്. മറ്റൊന്നും കൂടാതെ, മറ്റൊരു തരത്തിലുള്ള ഇതും കൂടാതെ നിത്യകർമ്മങ്ങളുടെ ഭാഗത്ത്, ഇത് അന്നത്തെ കാര്യം പറഞ്ഞു. നിത്യകർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാമനകൾ ഇല്ലാത്ത കർമ്മങ്ങൾ, അതാണ് അന്ന്. പ്രത്യേക ഫലത്തെ ഒന്നും പറയാത്ത, കേവലം ആത്മശുദ്ധിക്ക് ഉപകരിക്കുന്ന കർമ്മങ്ങൾ, അതാണ്. അത് ഒരാൾക്ക് അനുഷ്ഠിക്കാം. അന്ന് പറയുമ്പോൾ അന്നത്തെ കാലമല്ലല്ലോ ഇന്ന്, വൈദികം പോയി. അന്നത്തെ കർമ്മ നിത്യം നൈമിത്യവും കാമ്യം നിഷിദ്ധം കർമ്മങ്ങളും വർണ്ണങ്ങളില്ല, ആശ്രമങ്ങളില്ല, എല്ലാം പോയി, കാലം മാറി. ഇത്രയൊന്നും ഒരു മാറ്റം ശങ്കരാചാര്യർ പ്രതീക്ഷിച്ചതല്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേകം പറഞ്ഞു, അത് പറഞ്ഞിട്ടില്ല. അന്നത്തെ ആചാര്യന്മാർ വിചാരിച്ചത് എന്നിവിടെ ഇതുപോലെ വർണ്ണ ആശ്രമധർമ്മങ്ങൾ പലരും എന്നാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ കാലത്തിൽ എന്താണ് നമുക്ക് ചിന്തിക്കേണ്ടി വരും? ഇന്നത്തെ കാലത്തിൽ അവിടെ പറയുന്ന നിത്യകർമ്മങ്ങളുടെ സ്ഥാനത്ത്, നിത്യകർമ്മം എന്താണ്? കാംക്ഷയില്ലാത്ത കർമ്മങ്ങൾ, സ്വാർത്ഥതയില്ലാത്ത കർമ്മങ്ങൾ അവിടെ വരും. ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾ, സ്വാർത്ഥതയില്ലാത്ത കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നെന്താ? പരോപകാരമായിട്ടുള്ള കർമ്മങ്ങൾ. അത് ചെയ്യാൻ പറ്റും. തനിക്ക് വേണ്ടി അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ, അങ്ങനെയുള്ള കർമ്മങ്ങൾ, അതിനോടൊപ്പം ശ്രവണാദി സാധനകൾ എന്ന് പറയും. അതാണ് നമ്മൾ പറയുന്നത് ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് കർമ്മയോഗമാണെന്ന് പറയുന്നു. ശങ്കരാചാര്യർ പറയുന്ന അർത്ഥത്തിൽ കർമ്മയോഗമല്ല. ശങ്കരാചാര്യർ പറയുന്ന കർമ്മയോഗം എന്ന് പറയുന്നത് ഗൃഹസ്ഥനുള്ളതാണ്. കാരണം ശങ്കരാചാര്യരെ സംബന്ധിച്ച് ഗൃഹസ്ഥനേ ഉള്ളൂ കർമ്മം. കർമ്മമുള്ളിടത്തെ കർമ്മയോഗം, സന്യാസിക്ക് കർമ്മമില്ല, കർമ്മയോഗവുമില്ല. ശ്രവണാദികളെ കർമ്മമായിട്ടോ കർമ്മയോഗമായിട്ടോ സ്വീകരിക്കുന്നില്ല. കാരണം അവിടെ കേവലം വിചാരം മാത്രമാണ്. അതല്ല, വൈദികമായ കർമ്മയോഗമല്ല, അത് ഗൃഹസ്ഥന് വേണ്ടിയുള്ളതാണ്. കർമ്മത്തിന് അധികാരിയായിട്ടുള്ളവൻ കർമ്മം ചെയ്യുന്നു, അവൻ ഫലാഗ്രഹത്തെ വിട്ട് കർമ്മം ചെയ്യുന്നു. ഇതങ്ങനെയല്ല. ഇന്നത്തെ സന്യാസത്തിൽ വരുന്നത് വൈദികമായ നിത്യകർമ്മങ്ങളുടെ സ്ഥാനത്ത് വരുന്ന കർമ്മങ്ങൾ, അതായത് ഫലാഗ്രഹം കൂടാതെ ഒരുവന് ചെയ്യാവുന്ന കർമ്മങ്ങൾ. അല്ലെങ്കിൽ ഇന്ന് ഇതെല്ലാം പ്രായോഗികമല്ലെന്ന് വരും. കാലം മാറിയേ ഉള്ളൂ, പക്ഷെ ആദർശം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം അതിനോട് യോജിപ്പിക്കണം. ഒരാൾക്ക് പൂർവ്വ സംസ്കാരം കൊണ്ട് മനഃശുദ്ധി ഉണ്ടാകുന്നു. മനഃശുദ്ധി ഉണ്ടാകുമ്പോൾ അവന് വിരക്തി ഉണ്ടാകുന്നു. ലൗകിക ജീവിതത്തിനോട് അവന് താല്പര്യമില്ലാതെ വരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വേദാധ്യയനത്തിലൂടെയല്ല, മറ്റു മാധ്യമങ്ങളിലൂടെ ഇന്ന് ആത്മാവിനെ കുറിച്ച് അറിയുന്നു. നെറ്റിൽ സർഫ് ചെയ്യുമ്പോഴായിരിക്കും ചിലർ ആത്മാവിനെ കുറിച്ച് അറിയുന്നു. പണ്ടത്തെ പോലെയല്ല, അവിടെ കാണുന്നു ആത്മാവ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, മാറിപ്പോയി. അങ്ങനെ ആത്മാവിനെ കുറിച്ച് നിന്നാ പിന്നെന്താ ഇതറിയാനുള്ള ഒരു വഴി? അല്ലെങ്കിൽ വഴിയെ പോകുമ്പോൾ ഒരാൾക്കൂട്ടം കാണും, അവിടെ ചെല്ലുമ്പം ആരോ ആത്മാവിനെ കുറിച്ച് പറയുന്നു, ശരിയെന്നാ ആത്മാവ് എന്തെന്നറിഞ്ഞു. അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകം വായിക്കുമ്പോൾ ആത്മാവിനെ കുറിച്ച് അറിയുന്നു. അതൊക്കെ ഇന്നത്തെ രീതി. ഇതിനെക്കുറിച്ചൊന്നും അന്ന് പറഞ്ഞിട്ടില്ല, പഴയ പുസ്തകങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല, ഇന്റർനെറ്റിനെ കുറിച്ചൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ചില ആൾക്കാർ പറയുന്നു അത് നമ്മുടെ ഋഷിമാർ കണ്ടുപിടിച്ചാണെന്ന് പറയുന്നു. എന്തായാലും ശങ്കരാചാര്യ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ശരി, ഇന്നത്തെ ചുറ്റുപാടിൽ മനസ്സിലാക്കണമല്ലോ ഇത്. അന്നത്തെ ചുറ്റുപാടി മനസ്സിലാക്കിയാൽ പോരല്ലോ. അപ്പോ എങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവന് ആത്മാവിനെ കുറിച്ച് അറിയാൻ ഇടവരുന്നു, അല്ലെങ്കിൽ ഈശ്വര തത്വത്തെക്കുറിച്ച് അവൻ അറിയാൻ വരുന്നു. അപ്പോൾ അതിനെ അറിയാനുള്ള ആഗ്രഹം വരുന്നു, പ്രാപിക്കാനുള്ള ആഗ്രഹം വരുന്നു. ഇന്നത്തെ സന്യാസം അല്ലെങ്കിൽ ആധ്യാത്മികത എന്ന് പറയുന്നത് ഈ രീതിയിലായി മാറി. അവിടെ നിഷ്കാമകർമ്മം എന്ന് പറയുമ്പോൾ നിസ്വാർത്ഥ കർമ്മം എന്നായി. പഴയ നിഷ്കാമകർമ്മമല്ല, ഇവിടെ നിസ്വാർത്ഥ കർമ്മം. അതിനോടൊപ്പം ശ്രവണ മനനാദി സാധനകൾ ആകാം. ഇതല്ലാതെ ഇതുവരെ വഴിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ജീവന്മാരിൽ ഇന്നും സംഭവിക്കുന്നു. സംസാര വിരക്തി സംഭവിക്കുന്നു, ആത്മജിജ്ഞാസ ഉണരുന്നു, ഈശ്വരപ്രാപ്തിക്കുള്ള ഇച്ഛയുണ്ടാകുന്നു, അതെല്ലാം ഇന്നും സംഭവിക്കുന്നു. എന്നാൽ അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറിപ്പോയി. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അന്നത്തെ കർമ്മങ്ങളില്ലാത്തതുകൊണ്ട് ഇന്നത്തെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. നിസ്വാർത്ഥ കർമ്മം എന്ന് പറയുമ്പോൾ പറയുന്നത് ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നെല്ലാം വരും. പിന്നെ അതെല്ലാം എത്രമാത്രം പ്രായോഗികമാണ്, അതിനെല്ലാം എന്തെല്ലാം ഗുണമുണ്ട്, എന്തെല്ലാം ദോഷമുണ്ട്, അതെല്ലാം അത് അനുഷ്ഠിക്കുന്നവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് പൊതുവായിട്ടൊന്നും പറയാൻ സാധ്യമല്ല. അത് ഗുണമായി വരുമോ ദോഷമായി വരുമോ, അത് ബന്ധിക്കുമോ അത് മോചിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ അനുഭവത്തെയും തീരുമാനിക്കും. അതിനെക്കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ല. ഇവിടെ പറയുന്നത് ആ വൈദിക കർമ്മങ്ങളുടെ കർമ്മമാണ്. വേണ്ടി വന്നാൽ സ്മാർത്ഥ കർമ്മങ്ങളെന്നും പറയാം. സ്മൃതിയിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഈ ആചാര്യന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. കേവലം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമില്ല, അതിന് അടുത്ത് ചർച്ച ചെയ്യും. വൈദികം അല്ലെങ്കിൽ സ്മാർത്ഥം, സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇത് രണ്ടും ഇല്ലാത്ത ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ചുറ്റുപാടും കാണുന്ന കർമ്മങ്ങളിൽ ഇതിനെ മനസ്സിലാക്കുക. അപ്പം അങ്ങനെ സന്യാസത്തിലൂടെ ഇവിടെ ഒരു കാര്യം നിഷ്കർഷിക്കുന്നത്, കർമ്മത്യാഗം അത് കൂടിയേ തീരും. അതാണ് കാമ്യ നിഷിദ്ധ കർമ്മങ്ങളുടെ ത്യാഗം അത് കൂടിയേ തീരും, സന്യാസം അത് കൂടിയേ തീരും. അതിവിടെ നിഷ്കർഷിക്കുന്നുണ്ട്. ഏത് സമയത്തായാലും ശരി, അത് ബ്രഹ്മചാരി ആയിരിക്കുമ്പോഴായാലും ശരി, അല്ലെങ്കിൽ ഗൃഹസ്ഥനായാലും ശരി, ഈ സംസാരത്തിൽ ആസ്ഥയില്ലാത്തവന് ഇതിനുപേക്ഷിക്കേണ്ടതായി തന്നെ വരും. കേരളത്തിൽ ഇവിടെ ആചാര്യന്മാർക്കൊരു വിട്ടുവീഴ്ച ചെയ്യുന്നു. അങ്ങനെ അത് ഉപേക്ഷിക്കുന്നത് എന്തിനു വേണ്ടി? അതുകൂടി ഇന്നത്തെ ചിന്താഗതി വരുന്ന മാറ്റമാണ്. സന്യാസം തന്നെ നമ്മൾ കരുതുന്നത് ലോകസേവനത്തിന് വേണ്ടിയിട്ടെന്നാണ്. സന്യാസം ലോകസേവനത്തിന് വേണ്ടി ആ ഒരു ആശയത്തിനാണ് ഇന്ന് പ്രാമുഖ്യം വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് അവിടെ കർമ്മമാകാം, പക്ഷെ മുഖ്യം എന്താണോ അത് ശ്രവണാദി സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പൊ ആ ശ്രവണാദി സാധനങ്ങൾക്കൊപ്പം മറ്റ് നിസ്വാർത്ഥ കർമ്മങ്ങളും ആകാം. പക്ഷെ ഇവിടെ പ്രാധാന്യം ശ്രവണാദി സാധനങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഇത് അർത്ഥശൂന്യമായിരിക്കും, അല്ലെങ്കിൽ അതിനെ ആത്മീയതയുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റത്തില്ല. അതിനെ ആധ്യാത്മികതയുമായി ബന്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ശ്രവണാദി സാധനങ്ങൾക്കാണ്, അല്ലാതെ കർമാനുഷ്ഠാനത്തിനല്ല. അല്ലെങ്കിൽ കർമാനുഷ്ഠാനത്തിന് പ്രാധാന്യം വരും. ലോകസേവനം മാത്രം ചെയ്യുന്ന മനുഷ്യരുണ്ടല്ലോ, അതിനോട് ആധ്യാത്മികതയെ കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. സദ്ബുദ്ധിയുള്ള ആൾക്കാർ, നിസ്വാർത്ഥ ബുദ്ധി ആൾക്കാർ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കും, അവിടെ ആത്മീയതയ്ക്ക് സ്ഥാനമൊന്നുമില്ല. ഇവിടെ അതല്ല, ഇവിടെ പറയുന്നത് ആത്മതത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈശ്വര തത്വത്തെക്കുറിച്ച് അവന് സാമാന്യമായ ബോധമുണ്ടായി, അതിന് വിശേഷിച്ചും ഇവിടെ പറയുന്ന അദ്വൈതാത്മബോധം. അതാ അങ്ങനെ ഒരു ബോധമുണ്ടാകുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിന്റെ സാക്ഷാത്കാരമാണ്. അതാണ് പ്രാഥമികമായ ലക്ഷ്യം, മുഖ്യമായ ലക്ഷ്യം അതാണ്. ലോകത്തെ നന്നാക്കുക, രണ്ടാമത് വരുന്നു. ആ ഒരു ലക്ഷ്യത്തോടൊപ്പം അവനെന്ത് ചെയ്യുന്നു, അവന്റെ ആത്മശുദ്ധിക്ക് വേണ്ടി അവനവന്റെ പോരായ്മകൾ അവന് അറിയാമല്ലോ, മറ്റ് സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു, മറ്റ് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അതൊരു സാധനയായിട്ട് അതിന് ഒരു തത്വജിജ്ഞാസമാണെങ്കിൽ അതിന് രണ്ടാം സ്ഥാനമേ വരാൻ പാടുള്ളൂ. ഒന്നാം സ്ഥാനം ഇവിടെ ശ്രവണാദി വിചാരത്തിനാണ്, അല്ല മറിച്ചാണെങ്കിൽ അവനൊരു തത്വജിജ്ഞാസം അല്ലെങ്കിൽ അതിനിവിടെ പറയേണ്ട കാര്യമില്ല. അവൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് മറ്റ് കർമ്മങ്ങൾക്കായിരിക്കും. പക്ഷെ ഇവിടെ എല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ആത്മതത്വത്തിന്റെ വെളിച്ചത്തിലാണ്, അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിന്റെ വെളിച്ചത്തിലാണ്. ആത്മജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ഒരുവൻ എങ്ങനെ പ്രവർത്തിക്കണം, അതിന്റെ വെളിച്ചത്തിൽ ഒരുവന്റെ സന്യാസം എന്താണ്. ഇനി അങ്ങനെ ഒരു ചിത്തശുദ്ധി പറഞ്ഞല്ലോ, ഇതിന്റെ ആപാദജ്ഞാനം. ആപാദജ്ഞാനം എന്ന് പറയുമ്പോൾ സംശയാദികളോടുകൂടി ജ്ഞാനം. അപ്പൊ ആ ജ്ഞാനത്തിനവന് ദൃഢത വരുന്നില്ല, അറിഞ്ഞു, പക്ഷെ അതിലവന് സംതൃപ്തി കൊടുക്കുന്നില്ല, കൃതകൃത്യത വരുന്നില്ല, അതിൽ അവന് ആനന്ദം ഉണ്ടാകുന്നില്ല. അതാണ് ആപാദം ജ്ഞാനം എന്ന് പറയുന്നു. അവൻ സ്വയം തന്നെ മനസ്സിലാക്കുന്നു, ഈ ജ്ഞാനം എനിക്ക് ഉറയ്ക്കാതിരിക്കുന്നതിനെന്തോ കാരണങ്ങളൊക്കെ ഉണ്ട്, തൻ്റെ തന്നെ രാഗദ്വേഷങ്ങളും മറ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാർജ്ജനം അതിന്, ഇപ്പോൾ ശ്രവണാദി സാധനങ്ങൾ ഒരാൾക്ക് ഉറയ്ക്കാൻ കഴിയണ്ടേ, ഒരു സാധനയാണ്. പക്ഷെ അതിലൊരു നിഷ്ഠ അത് കിട്ടണ്ടേ, അതിലൊരു നിഷ്ഠ തന്നെ വരാതെ വന്നു കഴിഞ്ഞാൽ അപ്പൊ അതിനുള്ള ദോഷങ്ങളുണ്ട് അവന്റെ അന്ധകരണത്തിൽ. ഒരാൾക്കിത് കേൾക്കുമ്പം തന്നെ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധി ഇതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ആലസ്യം, മന്ദത തുടങ്ങിയ ദോഷങ്ങളുണ്ടെങ്കിൽ ഉണർന്നിരുന്ന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, ആലസ്യത്തിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ പിന്നെ ആലസ്യത്തിൽ ആണ്ടുപോകാതെ കർമ്മത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. അപ്പോൾ അവിടെ കർമ്മത്തെ അവന് ഒഴിവാക്കാൻ കഴിയത്തില്ല. അത് ഇതിനുള്ള നിഷ്ഠയെ ആശ്രയിച്ചിട്ടാണ്, പ്രാധാന്യം ഇതിന് തന്നെയാണ്. ആധ്യാത്മികതയ്ക്ക് തന്നെയാണ് പ്രാധാന്യം വരുന്നത്, ആധ്യാത്മിക ജീവിതത്തിൽ. പക്ഷെ അതിനൊരുവന് കഴിയാതെ വന്നാൽ, അവനവന് ശേഷിയില്ലാതെ വന്നാൽ സ്വാഭാവികമായിട്ടും അവൻ കർമ്മമണ്ഡലത്തിലേക്ക് പോകും, പോയേ തീരും. അത് ഒഴിവാക്കാൻ കഴിയത്തില്ല. ഈ തത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയാലും എത്ര പേർക്ക് അതിൽ ഒരു നിഷ്ഠയുണ്ടാകുന്നു, അതിൽ തുടരാൻ എത്ര പേർ കഴിയുന്നുണ്ട്? കഴിയുന്നില്ല. അങ്ങനെ കഴിയാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വഴിയുമില്ല. നിദ്ര ആലസ്യാദികളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അവൻ കർമ്മത്തിലേക്ക് തന്നെ പോകണം. അവിടെ അവൻ ഇതിൽ നിന്ന് കിട്ടിയ വിവേകത്തെ അവിടെ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ അവിടെ കർമ്മം അവനോടൊപ്പം വരുന്നു. അപ്പോൾ ഇവിടെ ഇക്കാര്യത്തിൽ ഒരു സ്വയം ഒരു നിഷ്ഠ ലഭിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ അവന് കർമ്മത്തിനൊരു പ്രാധാന്യം വരാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞു കർമ്മത്തിന് പ്രാധാന്യം ഇല്ല. പക്ഷെ ഇതിലൊരു നിഷ്ഠ ലഭിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ നിഷ്ഠയായിട്ട്? അപ്പോൾ അവന് കർമ്മത്തിൽ നിഷ്ഠ വരാം. പക്ഷേ ശ്രവണാദി സാധനകളിൽ നിഷ്ഠയുള്ളവർക്കിനെ സംബന്ധിച്ച് അവന് കർമ്മത്തിൽ അല്ല നിഷ്ഠ വരേണ്ടത്, ഇതിൽ തന്നെയാണ്. ഇതിനോടൊപ്പം കർമ്മമുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. കർമ്മം ഉണ്ടാകാം, ഉണ്ടായാലും നിഷ്ഠ ശ്രവണാദി സാധനങ്ങളിൽ തന്നെ. ഇനി കർമ്മം ഇല്ലാതാകാം, കർമ്മം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ശ്രവണാദി സാധനങ്ങളിൽ ഒരാൾക്ക് ശരിയായ നിഷ്ഠയുണ്ടായി, ആത്മതത്വത്തിൽ ഒരാൾക്ക് നിശ്ചയം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ അയാൾക്ക് ആഭിമുഖ്യം വളരുന്നുണ്ട്, അതിലയാൾക്ക് നിശ്ചയം ഉണ്ടാകുന്നുണ്ട്, അതിലയാൾക്ക് ആത്മതൃപ്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അയാൾക്കതിൽ കൃതകൃത്യത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, പിന്നെ കർമ്മത്തെ അവിടെ ആർക്കും അവിടെ നിയോഗമില്ല, വിധിയില്ല, കർമ്മത്തെ ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. അവിടെ പ്രാധാന്യം ശ്രവണാദികൾക്ക് തന്നെയാണ്. അതിൻ്റെ പുരോഗതിയാണ് പിന്നെ അവൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഫലം എന്താണ്? വസ്തുവെടുത്ത ആത്മസംബോധ. അങ്ങനെ വരുന്നവന് ഈ ശ്രവണാദികളിലുള്ള നിഷ്ഠ കൊണ്ട് വസ്തുവെടുത്ത ആത്മസംബോധം, വസ്തുനിഷ്ഠമായ ആത്മബോധം ഉണ്ടാകുന്നതാണ്. എന്നുവെച്ചാൽ ഈ സംശയാദികളെല്ലാം പരിഹരിച്ച് ആത്മബോധം ദൃഢമാകുന്നവൻ, ഇതാണ് അതിൻ്റെ ക്രമം എന്ന് പറയുന്നു. അപ്പോൾ താൻ കർമ്മയോഗിയായിരിക്കണമോ അതോ ശ്രവണാദി സാധനാനിഷ്ഠനായിരിക്കണമോ അതോ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകണമോ, ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അവനവന്റെ യോഗ്യത അനുസരിച്ചിട്ടാണ്. അതിൽ മറ്റൊരാൾക്കൊന്നും നിർദ്ദേശിക്കാനില്ല, അവനവന്റെ യോഗ്യതയെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി വസ്തുവെടുത്ത ആത്മസംബോധം, ആത്മബോധത്തിൽ ദൃഢത വരുന്നതിനനുസരിച്ച് ദുസ്ത സംസാര കാരണ, സംസാര കാരണം നശിക്കുന്നു, അജ്ഞാനം അതാണ് മുഖ്യ കാരണം. അജ്ഞാന ഫലമായി വരുന്ന വിപരീത ബുദ്ധി, താൻ സംസാരിയാണ്, ജനനവും മരണവും ഉള്ളവനാണ്, ഇതാണ് സംസാരം. ഈ ബോധം, താൻ സംസാരിയാണെന്നുള്ള ബോധം തന്നെ സംസാരം. അപ്പോ ഇതിനു കാരണമായിരിക്കുന്ന ആ സ്വരൂപ അജ്ഞാനം അത് നശിച്ചു കഴിഞ്ഞാൽ ആ ബോധത്തിൽ എന്നർത്ഥം വ്യാവിധ അശേഷ സംസാരവും ആ ബോധത്തിലാണവൻ സംസാരത്തെ ത്യജിക്കുന്നത്. അതുവരെ അവൻ ബാഹ്യമായി ത്യജിച്ചു. രണ്ടു തരത്തിൽ ത്യാഗമുണ്ട്. ഒന്ന് ബാഹ്യമായ ത്യാഗം, ഞാൻ ആദ്യം പറഞ്ഞു വിവിധ ശാസന്യാസം. അവിടെ കാമനകളെ ത്യജിക്കുന്നു. ആ കാമനാത്യാഗത്തിന്റെ ഭാഗമായി കാമ്യമായ സർവത്തെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കുന്നു. അങ്ങനെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കഴിയുമെന്ന്, ഉപേക്ഷിക്കാനുള്ള ഒരു ശ്രമം അവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, ഉപേക്ഷിക്കുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. അതൊക്കെ വിവിധ സന്യാസം. അവിടെ അവന് ത്യാഗം പൂർണ്ണമല്ല, കാരണം വീണ്ടും ഉപേക്ഷിച്ചതിന് ചെന്നെ സ്വീകരിക്കുന്നതിനുള്ള ആഗ്രഹം വീണ്ടും കടന്നു വരാം. സംസ്കാരത്തിന്റെ നിലയനുസരിച്ച് അതുകൊണ്ട് അവിടെ ത്യാഗം മുടന്തനാണെന്ന് പറയും, പങ്കുവാണെന്ന് പറയും. നേരെ പോകത്തില്ല, മുടന്തി മുടന്തി പോകത്തും. പക്ഷെ ശ്രവണാദി സാധനകളിലൂടെ ആ നിഷ്ഠ കൈവന്നു കഴിഞ്ഞാൽ, ആത്മബോധത്തിലുള്ള നിഷ്ഠ വന്നു കഴിഞ്ഞാൽ വ്യാവിധ അശേഷ സംസാരം, അവനെ സംബന്ധിച്ച് ആ ബോധം കൊണ്ട് അവൻ സംസാരത്തെ ത്യജിക്കുന്നു. എങ്ങനെ ത്യജിക്കുന്നു? പറയുന്നു ജ്ഞാനം കൊണ്ട് ത്യജിക്കുന്നു. എന്താ സംസാരത്തെ മാറ്റിവെക്കാൻ പറ്റും? ഇല്ല. തന്നിൽ സംസാരമില്ലെന്നറിയുന്നതാണ് സംസാരത്യാഗം. ജനിക്കുകയും മരിക്കുകയും ചെയ്യാതിരിക്കുക. അവൻ പിന്നെ ജനിക്കുന്നില്ല മരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്, താൻ ജനനവും മരണവും ഇല്ലാത്തവനാണെന്ന് ബോധിക്കുന്നു. ആത്മസംബോധം കൊണ്ടുള്ള മോക്ഷം എന്ന് പറയുന്നതാണ്. അതുകൊണ്ടല്ലേ അവിടെ മറ്റൊരു ഗതിയില്ല. ഇവിടെ ഇപ്പോ ഈ ലോകത്ത് ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലോകം വിട്ടിട്ട് ജനനവും മരണവും ഇല്ലാത്ത വേറൊരു ലോകത്തിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ ചിന്തിക്കുകയല്ല. അങ്ങനെ ചിന്തിച്ചിട്ട് അതിനുള്ള അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് ഉപാസനകളെല്ലാം സ്വീകരിച്ച് ഈ ജീവനെ ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ എത്തിക്കുന്ന പണിയല്ല ഇവിടെ. അതല്ല, ആത്മസംബോധം കൊണ്ട്, ആത്മബോധം കൊണ്ട് താൻ ജനനവും മരണവും ഇല്ലാത്തവനാണ്, അങ്ങനെയൊന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് തന്നെ കുറിച്ചുള്ള ബോധം. അങ്ങനെ അശേഷ സംസാരത്തിൽ നിന്നും അവൻ വിമുക്തനായിത്തീരുന്നു. അതാണ് ആത്മബോധം കൊണ്ടുള്ള വിമുക്തി എന്ന് പറയും. അവിടെ തന്നിൽ സംസാരമില്ല എന്നറിയുന്നതിനപ്പുറം വേറെ വിമുക്തിയില്ല. താൻ മറ്റെന്തിനെങ്കിലും പ്രാപിക്കുകയോ താൻ മറ്റെന്തിനെങ്കിലും തന്നിൽ നിന്ന് ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അവിടെ ത്യാഗമില്ല, സന്യാസമില്ല, ഒന്നും അവിടെ ഇല്ല. സന്യാസം എന്ന് പറയുന്ന ഒരു ധർമ്മമാണ്, ഒരു ഉപായമാണ്, ഒരു അനുഷ്ഠാനമാണ്. അങ്ങനെ ഒരു ഉപായം ഇവിടെ ഇല്ല. ഈ ബോധത്തിനപ്പുറം, ഇങ്ങനെ ഒരു അറിവിനപ്പുറം വേറെ ഉപസംസാരം എന്ന് പറയുന്നത് എന്തായി? ഒരു അറിവില്ലായ്മ, അതാണ് സംസാരം. അറിവില്ലായ്മയ്ക്ക് അപ്പുറം സംസാരം എന്ന് പറയുന്നൊന്നുമില്ല. ഈ സംസാരം, ജനന മരണ അനുഭവം, സുഖദുഃഖാദി അനുഭവം, കർമ്മം കർമ്മഫല അനുഭവം, ഇതെല്ലാം അറിവില്ലായ്മയുടെ ഫലമായി ഉണ്ടാകുന്ന സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയുടെ ഫലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും അനുഭവം തന്നെ, അറിവില്ലായ്മയുടെ ഫലമായുള്ള അനുഭവങ്ങൾ. അപ്പൊ സംസാരം ഒരു അനുഭവമല്ലേ? അപ്പോ ആ സംസാരത്തിന്റെ ഇല്ലായ്മ എന്ന് പറയുമ്പോൾ ആ അനുഭവങ്ങളുടെ ഇല്ലായ്മയല്ലേ? ഈ ലോകത്ത് ഈ അനുഭവങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എങ്ങനെ ഈ അനുഭവങ്ങളുടെ ഇല്ലായ്മ സംഭവിക്കും? സംഭവിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. കാരണം ജനിക്കുന്നു, മരണം വരെ ജീവിക്കുന്നു, മരിക്കുന്നു. അപ്പോൾ ജനനവും മരണവും ജീവിതമൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ അനുഭവമെല്ലാം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മുക്തി എന്ന് പറയുന്നത് ഇതല്ല. അത് ഈ അനുഭവങ്ങൾ മരണം വരെ തുടരുന്നു. മരണശേഷം ഈ അനുഭവങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെ മറ്റൊരു ലോകത്തിലെത്തിക്കുക, ഏതെങ്കിലും ഒരു ലോകത്ത്, ഇതൊന്നും ഇല്ലാത്ത ലോകത്ത്. അതല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് സംസാര അനുഭവം തന്നെയാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സംസാരാനുഭവത്തിൽ ജന്മവും മരണവുമുണ്ട്, ജീവിതമുണ്ട്, സുഖദുഃഖങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ അനുഭവത്തിന് കാരണമായിരിക്കുന്ന എന്തോ അതിനെ ഇല്ലാതാക്കുക, അതാണ് മുക്തി. അതിനപ്പുറം വേറെ മുക്തി എന്ന് പറയുന്ന ഒന്നും ഇവിടെ ഇല്ല. അദ്വൈതത്തിൽ അത് അംഗീകരിക്കുന്നു. ഈ അനുഭവം എവിടെ നടന്നുകൊണ്ടിരിക്കുന്നു? നിത്യമുക്തമായ തന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിത്യമുക്തമായ തന്നിൽ എന്തുകൊണ്ട് നടക്കുന്നു? താൻ നിത്യമുക്തനാണെന്നുള്ള അറിവില്ലായ്മ കൊണ്ട്. നിത്യമുക്തനാണെന്നുള്ള അറിവിൽ താൻ തന്റെ സ്വരൂപം അല്ലെങ്കിൽ താൻ നിത്യമുക്തനാണ് എന്നുള്ള അറിവിൽ അവിടെ പിന്നെ ഇതില്ല. വെളിച്ചത്തിൽ ഇരുട്ടിന് നിൽക്കാൻ കഴിയാത്ത പോലെ അറിവിൽ പിന്നെ ഈ അറിവില്ലായ്മയില്ല. അങ്ങനെ വ്യാപിത അശേഷ സംസാരം എന്ന് പറയുന്ന അശേഷ സംസാരത്തിൽ നിന്ന് വ്യാപിദ്ധനായി സ്വതന്ത്രനായി വിമുക്ത നാ വിമുച്ചതേ, വിമുക്തനായ മനുഷ്യൻ, വിമുക്തനായിരിക്കുന്നവൻ എന്ന് പറയുന്ന എന്താണ്? നിത്യശുദ്ധ മുക്തസ്വരൂപനായിരിക്കുന്നവൻ, അല്ല ബദ്ധനായിരുന്നു മോചിക്കുകയല്ല. അതുകൊണ്ടാണ് മുക്തൻ മുക്തിയെ പ്രാപിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ തത്വം. അല്ലാതെ ബദ്ധൻ, ബന്ധനത്തിലിരിക്കുന്നവൻ മുക്തിയെ പ്രാപിക്കുന്നു എന്നല്ല. മുക്തനായിരിക്കുന്നവൻ വിമുച്ചതേ, മുക്തിയെ പ്രാപിക്കുന്നു. അപ്പോ മുക്തനായിരിക്കുന്നവൻ മുക്തിയെ പ്രാപിക്കുന്നതിന് ഒരേ ഒരു തടസ്സമേ താൻ വിമുക്തനാണെന്നുള്ള അറിവില്ലായ്മ, അജ്ഞാനം, തന്റെ മുക്തിയെ കുറിച്ചുള്ള അജ്ഞാനം, അതിനുള്ള അറിവാണ് ഇവിടെ ശ്രുതി പറയുന്നത്. അതുകൊണ്ട് അവൻ മോചിക്കുന്നു. അതാണ് സന്യാസവും മുക്തിയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ആ മുക്തിക്കുള്ള ഒരു ഉപായം അല്ലെങ്കിൽ ജ്ഞാനത്തിനുള്ള ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് സന്യാസത്തെ സ്വീകരിക്കുന്നു. ആ സന്യാസത്തെയാണ് നമ്മൾ സാധാരണ പറയുന്നത് സന്യാസം. ആ സന്യാസത്തിനാണ് സാധാരണ പറയുന്നത് വിവിധഷ സന്യാസം. ആ സന്യാസത്തിനുള്ള ജ്ഞാനം അതിനാണ് ശ്രവണാദികളുടെ അനുഷ്ഠാനം എന്ന് പറയുന്നത്. ആ സന്യാസത്തിലുണ്ട് ജ്ഞാനം, പക്ഷെ അത് ശ്രവണാദികളുടെ അനുഷ്ഠാന രൂപത്തിലുള്ള ജ്ഞാനമാണ്. അത് നിശ്ചയാത്മകമല്ല എന്ന് പറഞ്ഞു. എന്താണ് പ്രത്യേക യാഥാത്മ്യ നിശ്ചയ, ആ പ്രത്യേക യാഥാത്മ്യ നിശ്ചയം വരുന്നതിനൊന്നുമുള്ള ജ്ഞാനം വിദുഷ സന്യാസത്തിന്റെ ജ്ഞാനം. അവിടെ സന്യാസം കൂടിയേ തീരൂ എന്നുള്ള പക്ഷമാണ് ഉടാചാര്യന്മാർക്ക്. കിഞ്ചിത് അവിദ്യായ കാര്യം വൈരാഗ്യ കാരണം തസ്സന്യാസോ വിരക്തത്വ സ്വത ഏവെന്ന ശാസ്ത്രത. ഇവിടെ പറഞ്ഞല്ലോ സന്യാസം രണ്ടു തരത്തിലുണ്ട്. ഇവിടെ ഇപ്പൊ അവസാനം പറഞ്ഞു വിമുക്തോ ന വിമുച്യതേ. സന്യാസം എന്ന് ത്യാഗം ഉപേക്ഷിക്കൽ. ആത്യന്തികമായ ത്യാഗം എന്താണ്? രണ്ടും തമ്മിൽ ആശയക്കുഴപ്പം വരാതെ ചെയ്യാൻ വേണ്ടി പറയാം. ആത്യന്തികമായ ത്യാഗം എന്ന് പറയുന്ന അജ്ഞാന ത്യാഗമാണ്. അജ്ഞാനത്തെ കളയുന്നതാണ്. എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട്. ആത്മബോധം ഇതെല്ലാം അജ്ഞാനം നശിക്കുന്നതാണ് അവിടെ ആ ത്യാഗം പൂർണ്ണമാകുന്നു. അവിടെ ആണ് സന്യാസത്തിന്റെ സ്വരൂപം, വാസ്തവസ്വരൂപം അതാണ്. അവിടെ സന്യാസം വിധേയമല്ല, അവിടെ അങ്ങനെ ഒരു സന്യാസം വിധിക്കുന്നതാണ്. അത് അജ്ഞാനനാശത്തിന് വരുന്ന സമ്പൂർണ്ണ ത്യാഗരൂപത്തിലുള്ള ആ സന്യാസം അത് വിധേയമല്ല, അത് സഹജമായി സംഭവിക്കുന്നതാണ്. സന്യാസം എന്ന് പറയുന്നത് ആ പരമമായ തത്വമായി മനസ്സിലാകുമ്പോൾ സന്യാസം അവിടെ വിധേയമല്ല. സന്യാസത്തെ ആർക്കും എടുക്കാനോ കൊടുക്കാനോ സ്വീകരിക്കാനോ തള്ളാനോ ഒന്നുമില്ല. പക്ഷെ അതിന് മുമ്പ് ഒരു സന്യാസമുണ്ട്, അത് വിധേയമാണ്. ഞാൻ അംഗമായ സന്യാസം എന്ന് പറയുന്നത് അതാണ്. ദേഹസന്യാസം മുമ്പ് പറഞ്ഞ പോലെ ഒരു ജന്മ പൂർവ്വജന്മങ്ങളുടെ സംസ്കാരം കൊണ്ട് പുണ്യവൃദ്ധി കൊണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരാൾ ജനിക്കുമ്പോൾ കാണുന്നു, പൂർവ്വജന്മം ഉണ്ടോ ഇല്ലയോ അതൊന്നും ചിന്തിക്കേണ്ട കാര്യവും ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം. എന്തായാലും പല വിത്തുകൾ പല ഗുണം കാണുന്നത് പോലെ ഒരുവന് ജനനാൽ തന്നെ അങ്ങനെ തോന്നുന്നു. അവന്റെ പുണ്യവൃത്തി കൊണ്ട് അവന് ഇതൊന്നും പ്രലോഭിപ്പിക്കുന്നില്ല, സംസാരം പ്രലോഭിപ്പിക്കുന്നില്ല, ഇതിനോട് അവന് താല്പര്യം ഉണ്ടാകുന്നില്ല. സ്വാഭാവികം വേണ്ടോ അവന് ഇതിനോട് താല്പര്യം ഉണ്ടായില്ലെങ്കിൽ ഇതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ആഗ്രഹം ഉണ്ടാവും. സ്വാഭാവികം വേണ്ടോ അവൻ ഈശ്വര തത്വത്തെക്കുറിച്ചും ഈശ്വര പ്രാപ്തിക്കുള്ള ഉപായങ്ങളെക്കുറിച്ചും അറിയുന്നു. അങ്ങനെ അറിയുമ്പോൾ ഇതിനോടുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഈശ്വരപ്രാപ്തിക്കുള്ള മുഖ്യ ഉപായമായിട്ട് അവൻ ത്യാഗത്തെ സ്വീകരിക്കുന്നു. അത് വിധിച്ചിരിക്കുന്നു. കാരണം ത്യാഗം മുഖ്യമാണ്, ഈശ്വരപ്രാപ്തിക്കുള്ള മുഖ്യമായ ഉപായമാണ് ത്യാഗം. പക്ഷെ അത് കേവലം ത്യാഗം കൊണ്ട് സാധ്യമാകും ഇല്ല. കാരണം ആ ത്യാഗം ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടിയാണ്, മറ്റൊന്നിനും വേണ്ടിയാണ്. അപ്പൊ ത്യാഗത്തെക്കാൾ പ്രാധാന്യം വരും ജ്ഞാനനിഷ്ഠയ്ക്ക്, അതാവും മുഖ്യം. അപ്പോൾ അവൻ ത്യാഗത്തെ മുഖ്യമായി കണ്ടുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു. വിവിധ സന്യാസം അത് സ്വീകരിക്കുന്നു. അപ്പോൾ ആ വിവിധ സന്യാസത്തിൽ അവൻ ലൗകികമായ കാമനകളെ വെടിയുന്നു. ലൗകികമായിട്ടൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു. അത്തരം കാമനകൾ വെടിയുമ്പോൾ അവനവിടെ വിവിധ സന്യാസത്തെ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ ലൗകിക കാമനകളെ വെടിഞ്ഞിട്ട് സന്യാസത്തിൽ വന്ന് അവിടെ തത്വജ്ഞാനമാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഉപായം എന്നറിയുമ്പോൾ പിന്നെ അവൻ തീർച്ചയായും ജ്ഞാനത്തിൻ്റെ ഉപായങ്ങളിൽ തന്നെ നിരതനാകണം. ജ്ഞാനത്തിൻ്റെ ഉപായം ശ്രവണാദികളല്ല, വേറൊന്നുമില്ല, മറ്റൊന്നും ഉപായമില്ല. ജ്ഞാനോപായം ശ്രവണാദി സാധനങ്ങളാണ്. മറ്റുള്ള എല്ലാ ഉപായങ്ങളും ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈശ്വരപ്രസാദത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തത്വജ്ഞാനത്തിനുള്ള ഉപായം ഇതാണ്. കാരണം അത് കൂടിയേ കരുതു, കൂടിയേ എന്ന് കരുതുന്നു, തീരു എന്ന് കരുതുന്നു. അവിടെ ശ്രവണാദി നിഷ്ഠകളിൽ അവൻ ഉറയ്ക്കുന്നു. അപ്പോൾ അവിടെ വരുന്ന ജ്ഞാനാംഗമായി സ്വീകരിച്ചിരിക്കുന്ന സന്യാസം അത് വിധേയം ആണ്. അതാണ് ഇവിടെ ശാസ്ത്രത്തിൽ നിർദ്ദേശിക്കുന്നത്. സന്യസ്യ ശ്രവണം കുര്യാത്, സന്യസിച്ചിട്ട് ശ്രവണത്തെ സ്വീകരിക്കണം. അവിടെ ആ വിവിധ സന്യാസത്തിൽ ബാഹ്യമായ ത്യാഗമുണ്ട്. ഇവിടെ പറയുന്ന വിമുക്തോന വിമുച്ചതേ എന്ന് പറയുന്ന ആ സന്യാസത്തിൽ തത്വജ്ഞാനത്തിൽ അവിടെ ബാഹ്യമായ ത്യാഗമില്ല. അവിടെ എന്തെങ്കിലും തിരിക്കാനോ ഗ്രഹിക്കാനോ ഒന്നുമില്ല. കാരണം ത്യാഗത്തിനും ഗ്രഹണത്തിനും കാരണമായിരുന്ന അവന്റെ അജ്ഞാനം അറിവില്ലായ്മ നശിച്ചുകൊണ്ട് അത് മുക്തന്റെ സന്യാസമാണ്, വിദ്വാന്റെ സന്യാസമാണ്. അവിടെ ശാസ്ത്രത്തിനൊന്നും ചെയ്യാനില്ല, അത് വിധേയമല്ല. അപ്പൊ ആ വിദ്വാന്റെ സന്യാസം എന്ന് പറയുന്നത് കേവലം ആ ജ്ഞാനനിഷ്ഠയുടെ പരിപക്വതയാണ്, അതിനപ്പുറം വേറൊന്നുമില്ല. അവിടെ ശാസ്ത്രം വിധിക്കേണ്ട കാര്യമില്ല എന്നുണ്ട്, അത് സഹജമാണ്. അപൂർവമായ ഒരു കാര്യത്തെ മാത്രമേ ശാസ്ത്രം നിർദ്ദേശിക്കേണ്ടതുള്ളൂ. സഹജമായ ഒരു കാര്യത്തെ ശാസ്ത്രത്തിന് എന്ത് ചെയ്യാന്ന്? അതൊന്ന് ശാസ്ത്രത്തിനത് വിഷയമാണ്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കാണുന്നത്. പലരും ചില മഹാത്മാക്കൾ അവര് ജന്മനാൽ തന്നെ വിമുക്തരായിരിക്കും. അപ്പൊ അവർക്ക് വിശേഷിച്ച് വിധേയമായ സന്യാസമില്ല. ജന്മനാൽ തന്നെ അവർ ജ്ഞാനനിഷ്ഠയിലാണ്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇതെല്ലാം അദ്വൈതത്തിന്റെ വെളിച്ചത്തിലാണ് മനസ്സിലാവുന്നത്. ആധ്യാത്മികമായി പല മാർഗങ്ങളുണ്ട്, പലതരത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട്, പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളുണ്ട്, ശാസ്ത്രങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതല്ല അദ്വൈതം എന്ന് പറയുന്ന ഈ തത്വത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് സന്യാസം അതാ പറയുന്നത്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ അത് എടുത്തു പറയുന്നത്. മുമ്പ് നമ്മൾ സ്വതന്ത്രമായി ചർച്ച ചെയ്യും, ഇവിടെ ഇപ്പൊ അതിന്റെ ശാസ്ത്രത്തെ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നു. അവിടെ വിധേയമായ സന്യാസമുണ്ട്, അവിടെയാണ് നമ്മൾ പറയുന്നത് സന്യാസം സ്വീകരിക്കുന്നു, ഗാർഹസ്ഥ്യം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഗൃഹത്തെ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പറയും. അങ്ങനെ സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും എല്ലാം ഉണ്ട് അവിടെ. അവിടെയാണ് ഗുരുവിന്റെ ആവശ്യം വരുന്നത്. പറയുന്ന ഒരു ഗുരുവിന്റെ അടുത്ത് പോയി അവിടെ നിന്ന് സന്യാസം സ്വീകരിച്ചു എന്ന്. പക്ഷെ ഇതിലൊരു ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും സാധാരണ ഗുരുവിനെ സമീപിക്കുക, സന്യാസം സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നവർക്ക് ഇങ്ങനൊരു ബോധം ഉണ്ടായിരിക്കണമെന്നൊന്നുമില്ല. പലപ്പോഴും ഇതൊക്കെ മനസ്സിലാക്കാൻ അവസരം കിട്ടുന്നതിന് ഗുരുവിന്റെ അടുത്ത് നിന്നിട്ടാണ്. പിന്നെ എന്തോ പൂർവ്വ പ്രേരണമുണ്ട്, അല്ലെങ്കിൽ പുണ്യ സംസ്കാരം കൊണ്ട് ഒരാൾക്ക് ആധ്യാത്മികമായ ജിജ്ഞാസ ഉണ്ടാകുന്നു, അയാൾ വീട് ഉപേക്ഷിക്കുന്നു. അവിടെ എന്താണ് സന്യാസം, വിദ്വത് സന്യാസം, വിവിധശാ സന്യാസം, ജ്ഞാനനിഷ്ഠ, ഇതൊന്നും മനസ്സിലാക്കിയിട്ടായിരിക്കണമെന്നില്ല. സന്യാസം സ്വീകരിച്ചിട്ടായിരിക്കും അയാൾ ഇതൊക്കെ മനസ്സിലാക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വേദാധ്യയനം ഉപനയനം ചെയ്യുന്ന സമയം വരെ വേദാധ്യയനം ചെയ്യുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയണം, അറിഞ്ഞേ തീരും. അതിനെക്കുറിച്ചുള്ള ഒരറിവ് അവന് വേദാധ്യയനത്തിൽ തന്നെ കിട്ടുന്നു. ഇന്ന് മറ്റെന്തെങ്കിലും ഉപായത്തിലൂടെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇന്നത്തെ രീതികൾക്കൊക്കെ വ്യത്യാസമാണ്, തത്വത്തിന് വ്യത്യാസമൊന്നുമില്ല. അന്നും ഇന്നുമെല്ലാം തത്വം ഒരുപോലാണ്. അപ്പൊ വിവിധഷാ സന്യാസം, പക്ഷെ വിവിധഷാ സന്യാസത്തിന് ഒന്നുണ്ട്, അത് മുഖ്യമാണ്. എന്താണ് അവിടെ പ്രാധാന്യം? ശ്രവണ അദ്വൈത മതമനുസരിച്ച് ശ്രവണാദി സാധനങ്ങൾക്ക് തന്നെയാണ്, അതിനുവേണ്ടിയാണ് സന്യാസം. അവിടെ ഗുരുവിനെ ആശ്രയിക്കാം, ഗുരുവിൽ നിന്ന് ഇതൊക്കെ സ്വീകരിക്കാം, പക്ഷെ പ്രാധാന്യം അതിനായിരിക്കും. ശ്രവണാദി സാധനങ്ങൾക്കായിരിക്കും പ്രാധാന്യം. മറ്റ് പല ആധ്യാത്മിക സമ്പ്രദായങ്ങളിലും മാർഗങ്ങളിലും ഇത്തരം രീതികളൊന്നും പിന്തുടരുന്നില്ല. അതുകൊണ്ട് ഇത് അദ്വൈതിയുടെ നിലപാടാണെന്നും മനസ്സിലാക്കും. അതാണ് ഇവിടെ പറയുന്നത്, സന്യാസ സ്വരൂപേ വിദ്യാനർത്ഥക്യം. സന്യാസ സ്വരൂപത്തിൽ എന്നുവെച്ചാൽ മുഖ്യമായ സന്യാസത്തിൽ അവിടെ വിധിയുടെ ഒന്നും ആവശ്യമില്ല, അവിടെ ആരും വിധിക്കാനില്ല. സാറിന് നമ്മൾ പറയാമല്ലോ, ആ തത്വജ്ഞാനിക്ക് വിധി നിഷേധമൊന്നും ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ പറയുകയാണ്, ഇനി ബ്രഹ്മ യാഥാത്മ്യ വിജ്ഞാന സാധനത്വം വിനാഗമാ സന്യാസസ്യ ന വിജ്ഞാതം തശാസ്ത്രേണേഹ ബോധ്യതേ. ബ്രഹ്മയാഥാത്മ്യ വിജ്ഞാന സാധനത്വം സന്യാസസ്യ ആഗമാന്തിന ന വിജ്ഞാത എന്ന. ബ്രഹ്മയാഥാത്മ്യ വിജ്ഞാനത്തിന് സന്യാസം ഉപായമാണ് എന്നുള്ള കാര്യം വേദത്തിലൂടെയേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ, വൈദികമായ അറിവിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ എന്ന. വേറെ വഴിയില്ല എന്ന. ഒന്നും ആത്മാവിനുള്ള യഥാർത്ഥ ജ്ഞാനം, അത് വേദത്തിൽ നിന്നേ അറിയാൻ പറ്റും. തത്വമസി തുടങ്ങി ഇതന്നെ അറിയാൻ കഴിയും. അങ്ങനെ ഒരു ജ്ഞാനത്തിന്റെ സാധനം എന്താണ്? ശ്രവണാദി സാധനകൾ. അതോടൊപ്പം വരുന്ന സന്യാസം. അവിടെ കർമ്മം തിരിച്ചല്ലേ പറ്റൂ. കർമ്മത്യാഗം തന്നെയാണ് സന്യാസം, ഗർഹസ്ഥ്യത്യാഗം. അത് തന്നെയാണ് ഇവിടെ സന്യാസം. അത് വേദത്തിൽ നിന്നല്ലാതെ എങ്ങനെ പറയാൻ പറ്റും? വൈദികമായ ഒരു അറിവല്ലാതെ മറ്റെന്താ അതിനുള്ളത്? ഇന്ന് നമ്മൾ മറ്റുപായങ്ങളിലൂടെയൊക്കെ അറിയുന്നു, അതും ആ വൈദികമായ വിജ്ഞാനത്തിന്റെ തുടർച്ചയാണ്. അത് അവൈദിക രൂപത്തിലായിപ്പോയെന്നേ ഉള്ളൂ, വൈദിക രൂപത്തിലല്ലെന്നേ ഉള്ളൂ, കാലം മാറിയതുകൊണ്ട്. പക്ഷെ അതിൻ്റെ തന്നെ തുടർച്ചയാണിത്. ഔപനിഷദമായ ജ്ഞാനമാണ് ഏത് കാലത്തും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആത്യന്തികമായി അതിനെ തന്നെ ആശ്രയിക്കുന്നു. കാലം മാറിയിട്ട് കടപ്പാടിന്നും അതിനോട് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സന്യാസം വേദത്തിലൂടെ അറിയാൻ കഴിയൂ, മറ്റൊരു ഉപായമില്ല. തത് ശാസ്ത്രനിഹബോധ്യ, അതാണ് ഇവിടെ മൈത്രേയി യാജ്ഞവൽക്യ സംവാദത്തിൽ ബോധിപ്പിക്കുന്ന ആ കാര്യം. അതിനാണ് ഇത്തരം ഒരു കഥ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെയുള്ളൊരു സന്യാസം ഈ തത്വജ്ഞാനത്തിന്റെ ഉപായമാണ് എന്ന്. അതിന്റെ ഭേദം നമ്മൾ മനസ്സിലാക്കിക്കോളും. അത് ജ്ഞാനിയുടെ സന്യാസം എന്താണ്, ജിജ്ഞാസുവിന്റെ സന്യാസം എന്താണ്, ആ ഭേദം നമ്മൾ മനസ്സിലാക്കണം. അതിൽ എന്താണ്, സന്യാസം ജ്ഞാന അംഗമാണ്, അതും മനസ്സിലാക്കണം. അംഗി എന്ന് വെച്ചാൽ മുഖ്യമായിരിക്കുന്നത് ജ്ഞാനമാണ്, സന്യാസമല്ല. ഒരാൾ സന്യാസ സ്വീകരിച്ചിട്ട് ജീവിതശാ സന്യാസം, ശ്രവണാദി സാധനങ്ങളിലല്ല അയാൾ മുഴുകിയിരിക്കുന്നെങ്കിൽ അതയാളുടെ സന്യാസം ജ്ഞാനാംഗമല്ല. അത് ഇവിടെ ശ്രുതി വീതമായിട്ടുള്ള സന്യാസമല്ല അത്. അത് ഇവിടെ പറയുന്ന അദ്വൈതാത്മബോധത്തിന് അത് ഉപകരിക്കത്തില്ല. അവിടെ ആ സന്യാസവും അപൂർണമായി പോകും. കാരണം ആ സന്യാസത്തിന്റെ പൂർണത എന്ന് പറയുന്നത് ഈ അദ്വൈതാത്മബോധമാണ്. അല്ലെങ്കിൽ ആ അദ്വൈതാത്മബോധം കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ സന്യാസത്തിന് യാതൊരു പ്രസക്തിയില്ല. അതിനിൽ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു, താൻ സ്വയം കർമ്മം ചെയ്യുന്നവനല്ല എന്നുള്ളൊരു ബോധം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഞാൻ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു, കർമ്മം അവിടെ ഇരിക്കട്ടെ. തന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബോധം വരുന്നത് കൊണ്ടാണ് ഒരാൾ കർമ്മത്തെ ഉപേക്ഷിക്കുന്നത്. ആ ബോധത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ്, ആ ബോധത്തിന്റെ നിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തത്വജ്ഞാനം ശ്രവണാദി സാധന രൂപത്തിലുള്ളതായാലും ശരി, അതിന്റെ പരിണിത ഫലമായ നിഷ്ഠ എന്നുള്ള രൂപത്തിലായാലും ശരി, ഈ ഒരു തത്വജ്ഞാനത്തെ ഒരുവൻ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ സന്യാസത്തിന് യാതൊരു പ്രസക്തിയില്ല. സന്യാസ അസംബന്ധമാണ്. അതുകൊണ്ട് ആ സന്യാസം ഇവിടെ ശാസ്ത്രം വിധിക്കുകയാണ്. അതുകൊണ്ട് സന്യാസവും ജ്ഞാനവും തമ്മിൽ സമസമുച്ചയം എന്ന് പറയുന്നതാണ്. അത് ഒരേ കാലത്ത് സംഭവിക്കേണ്ട കാര്യമാണ്. സന്യാസം കൂടാതെയുള്ള ജ്ഞാനമോ ജ്ഞാനം കൂടാതെയുള്ള സന്യാസമോ ഇത് രണ്ടും സാധ്യമല്ല. ഇത് ഒരുമിച്ച് പോകണം. അദ്വൈത ആത്മബോധത്തെ സംബന്ധിച്ച് എന്ന് പ്രത്യേകം എടുത്ത് പറയും. അവന് സന്യാസം വിധേയമാണ്, വിധിച്ചിരിക്കുകയാണ്. ബ്രഹ്മവിദ്യ സമുത്ഥാന കാര്യകാരണ ലക്ഷണ വിത്ഥാപ്യ നേതി നേതി പരം ബ്രഹ്മ പ്രദർശിതം. ഇവിടെ തൊട്ട് മുമ്പ് നേതി നേതി എന്ന് പറഞ്ഞ് പരമതത്വത്തെ ഇവിടെ വ്യക്തമാക്കി. ബ്രഹ്മവിദ്യ സമുത്ഥാനാ കാര്യകാരണ ലക്ഷണ കാര്യകാരണ ലക്ഷ രൂപത്തിലുള്ള ഈ സംസാരത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്ന ബ്രഹ്മവിദ്യയാണ്. അതുകൊണ്ടാണ് എന്താണ് സന്യാസം, സന്യാസത്തെ തുടർന്ന് ഞാന് എന്നിങ്ങനെ നേതി നേതി നിഷേധിക്കുന്നില്ല. സന്യാസം ഇതാണ്, നേതി നേതി എന്നുള്ള സന്യാസം ഇതല്ല, ഇതല്ല ഇഹലോകമല്ല, പരലോകമല്ല, വിത്തമല്ല, പുത്രനല്ല, ഇങ്ങനെ നേതി നേതി നിഷേധിക്കുന്ന ഇതിനെല്ലാം നിഷേധിക്കണം. അങ്ങനെ നിഷേധിച്ച് നിഷേധിച്ച് സന്യാസത്തിലൂടെ ആ പരബ്രഹ്മത്തെ ഇവിടെ ശ്രുതി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്, കാണിച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ സാധ്യമല്ല എന്നാണ്. അത് കൂടിയേത്തീരും. സന്യാസം കൂടാതെയുള്ള ആ ജ്ഞാനം അത് അപൂർവമാണ്, സ്വാഭാവികമല്ല എന്നാണ്. അപൂർവമായി എവിടെയെങ്കിലും സംഭവിച്ചെന്ന് വരാം, പക്ഷെ സർവസാധാരണമാകാൻ സാധ്യമല്ല. തത്രേത് സംഗീത ചോദ്യം ബ്രഹ്മത്വ അസിദ്ധി ദോഷകൾ നിഷിദ്ധം നീതി നീതി മൂർത്ത മൂർത്താതി വസ്തുയ. കിം തത് ബ്രഹ്മാനുഗം സർവം കിം വാ തസ്മാ വിവിച്യതേ യദി ബ്രഹ്മാനുഗം ബ്രഹ്മ സ്യാത് അനർത്ഥാത്മകം തഥ. കാരണം ഇവിടെ തൊട്ടു മുമ്പ് നേതി നേതി എന്ന് പറഞ്ഞ് ബ്രഹ്മസ്വരൂപത്തെ കാണിച്ച് ആ ബ്രഹ്മതത്വത്തിന്റെ ജ്ഞാനത്തിന് വേണ്ടിയാണല്ലോ സന്യാസം. അപ്പോൾ ആ ബ്രഹ്മതത്വ ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് ഇനി പറയുന്നത്. സന്യാസം എന്നുള്ള വിഷയത്തെക്കുറിച്ചല്ല, അതുകൂടെ വ്യക്തമാക്കി. ഈ തത്വജ്ഞാനത്തിന് സന്യാസം കൂടിയേ തീരും, ത്യാഗം കൂടിയേ തീരും. പക്ഷെ പരസ്പര ബന്ധമുള്ള കാര്യങ്ങളാണ് തത്വജ്ഞാനം സന്യാസം. ആ തത്വജ്ഞാനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടായാൽ സ്വാഭാവികമായും സന്യാസത്തിനും ആശങ്കകൾ വരും. അതാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് സന്യാസം ഉണ്ട് ആൾക്കാരുടെ കയ്യിൽ, പക്ഷെ തത്വജ്ഞാനമില്ല. അതുകൊണ്ട് സന്യാസത്തെ കുറിച്ചും ആശങ്കകളുണ്ട് സന്യാസിമാർക്ക്. അത് വരാൻ പാടില്ലെന്നാ പറഞ്ഞു. അതാ പറഞ്ഞത് അവിടെ മുഖ്യം തത്വജ്ഞാനത്തിന് തന്നെയാണ്, രണ്ടാമത് വരുന്നത് സന്യാസം. തത്വത്തിൽ ദൃഢത വരണം, സന്യാസത്തെ കുറിച്ചും ആശങ്കകൾ വരും. ഇന്നത്തെ സന്യാസം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരാണ് അതിനു മുമ്പിൽ ഒരാൾക്ക് തത്വബോധം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇന്നത്തെ ഇതിൽ പറയുകയാണ്, കാരണം ആ തത്വജ്ഞാനത്തിനുള്ള അവസരങ്ങളില്ലാത്തവനും സന്യാസത്തിലേക്ക് വരാം. ഇനി തത്വജ്ഞാനത്തിൽ അഭിരുചിയില്ലാത്തവനും തത്വജ്ഞാനത്തിന് നിഷ്ഠ ലഭിക്കാത്തവനും സന്യാസത്തിൽ വരാം. സന്യാസം വാസ്തവത്തിൽ ഏഷണ ത്യാഗരൂപത്തിലാണ് വരേണ്ടത്. പക്ഷെ സന്യാസം തന്നെ ഇന്ന് പ്രലോഭനമായിട്ട് വരും. സന്യാസം ഒരു പ്രലോഭനമാണ്, അങ്ങനെ വരാം. എന്നുവെച്ചാൽ ഇവിടെ പറയുന്നു തത്വനിഷ്ഠ, അതാണ് മുഖ്യമെന്ന് പറയുന്നുണ്ട്. അക്കാര്യം പറയുന്നു സന്യാസത്തിലൂടെ ഭൗതികമായി പലതും നേടാം എന്നുള്ളത് കൊണ്ട്, ത്യാഗത്തിലൂടെ ഭൗതികമായി പലതും നേടാം, അതാഗ്രഹിച്ച് സന്യാസി വരുന്ന മനുഷ്യന് അത് നേട്ടത്തിന്റെ വഴിയാണ്. ഏഷണ ത്യാഗത്തിന്റെ വഴിയായിട്ടല്ല. അടുത്ത കാലത്തിലാണ് സന്യാസത്തിന് വന്ന് സന്യാസത്തിന് വന്നാണ്. സന്യാസം എന്താണെന്നറിയാമോ? അതൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് സന്യാസം വേണം. എന്താ പറയുന്നത്? സന്യാസം എന്തെന്നൊന്നും അറിയത്തില്ല, സന്യാസം വേണം. ശരി, ഇന്നൊരു കാര്യം ചെയ്യുക, ആശ്രമത്തിൽ നിന്നിട്ട് കുറച്ചു കാലം നോക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താണ് സന്യാസം. അത് കഴിഞ്ഞെടുക്കാം, സന്യാസം സ്വീകരിക്കാം. സന്യാസത്തിനിങ്ങനെ വിവിധഷാ സന്യാസമെന്നോ വിദ്വസന്യാസമെന്നോ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ആളിന്റെ നിഘണ്ടു പോലുമില്ല. പക്ഷെ സന്യാസം എന്ന് പറയുന്ന ഒന്നുണ്ട്, എന്തോന്നറിയാം, അതാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു, എത്ര കാലം ഇവിടെ നിൽക്കേണ്ടി വരും സന്യാസത്തിന്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര കാലം വേണ്ടി വരും? എന്താ ഇത്ര തിടുക്കം? സന്യാസി അല്ലാതെ ഇവിടെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാ. അതെന്താ, ഇവിടെ എന്തെല്ലാം പണിയുണ്ട്? ഒത്തിരി പണിയുണ്ട് ഇവിടെ. ഇപ്പോൾ വെറുതെ നിൽക്കാൻ പറ്റുന്നില്ല. സന്യാസി അല്ലാതെ നിൽക്കുന്ന ആരും ഇത് കഥ പറയുന്നതല്ല. സന്യാസി അല്ലാതെ ഇവിടെ നിൽക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. സന്യാസി ആയാലോ? സന്യാസി ആയാൽ പിന്നെ ഒരു മാനേജ്മെന്റിന്റെ ജോലിയേ ഉള്ളൂ, അത് സുഖമുള്ള ഏർപ്പാടാണ്. വലിയ പണിയൊന്നുമില്ല. മറ്റുള്ളവരെ ഭരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ? അല്ല അല്ല, ഇവിടെ വന്നപ്പോൾ അറിഞ്ഞതാ. അതാണ് സന്യാസത്തിനോട് ഇത്രയും വലിയ തിടുക്കം. പെട്ടെന്ന് സ്വാമിയാവുക, അയാൾ ഇങ്ങനെ ചില പദവിയൊക്കെ കിട്ടും. ശരി, സമ്മതിച്ചു, സന്യാസം തരാം. തന്നുകഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കണം, ഈ പറയുന്നത് പോലെയൊക്കെ സംഭവിച്ച ഇപ്പൊ ഈ പദവി ഇരിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും, ഞങ്ങളൊക്കെ എന്താവും? ഓ, അതൊരു വിഷയമാണല്ലോ. എന്നാ ഇവിടെ വേണ്ട സന്യാസം, വേറെ എവിടെയെങ്കിലും പോയി എടുക്കാം. ഇവിടെ ചെന്നാലും ഈ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പദവി കിട്ടുമ്പോൾ ഈ പദവി ഇരിക്കുന്നവരുടെ കാര്യം കഷ്ടത്തിലാവും. ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഞങ്ങളെന്ത് ചെയ്യും? ഇതിൽ കോംപ്രമൈസൊന്നുമില്ല, നമ്മളീ ഒരു കോംപ്രമൈസുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സന്യാസം വേണ്ട, ഇവിടെ വിടാം. ആ, ഇനി വേറെ എവിടെയെങ്കിലും പോയി നോക്കുക. സന്യാസം ഒരു പ്രലോഭനമാണ്. ഇത്രയൊക്കെ സംസാരിച്ച കാര്യം, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും അല്ല. മുമ്പ് ഒരാശ്രമത്തിൽ താമസിച്ചിരുന്നു. അപ്പോ അവിടെ ഒരു ദിവസം സന്യാസം കൊടുക്കുന്ന ചടങ്ങ്, ഏറ്റവും പത്ത് പേര് സന്യാസം സ്വീകരിക്കുന്നു, എന്നാൽ ചെറുപ്പക്കാരാണ്. അപ്പോ നേരിട്ട് കണ്ട കാര്യമാണ് തത്ത എന്ന് പറയുന്നത്. അപ്പോ എല്ലാവരും സന്യാസത്തിനൊക്കെ റെഡിയായി, അതിന്റെ ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ട്, ഒരാളെ നോക്കിയപ്പോ കാണുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരാളെ കാണുന്നില്ലല്ലോ, അയാൾ കൂട്ടത്തിൽ ഉള്ള ആളല്ലോ. അപ്പൊ പറഞ്ഞു, അയാൾ മുറിയിലിരുന്ന് കരയുകയാണ്. ഞാൻ അന്വേഷിച്ചിരുന്നു, അന്വേഷിച്ചു പോയി, അയാള് കഥക് കുറ്റിയിട്ടിരിക്കുകയാണ്. കഥക് തട്ടി വിളിച്ചു, എന്താ കരയുന്നു? എനിക്ക് സന്യാസം തന്നില്ല, ബാക്കി എല്ലാവർക്കും സന്യാസം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇയാള് കരയുക. ഞാൻ സമ്മാനിച്ച് സാരം എന്റെ അടുത്ത സന്യാസത്തിന് മോനും തരാം സന്യാസം, പലവിധവും പറഞ്ഞ് സമാധാനിപ്പിച്ച്, ഇനി അടുത്ത തവണ എനിക്ക് സന്യാസം തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ ചെയ്യുന്നതെന്നറിയാമല്ലോ. അറിയാം, എന്നുവെച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്നാണ്. എന്തായാലും അയാൾക്ക് പിന്നെ അടുത്ത തവണ സന്യാസം കൊടുക്കാൻ നിർബന്ധിതനായി, ഒരു ആത്മഹത്യ ഒഴിവാക്കാൻ. ഇതൊക്കെ ഓരോരുത്തർക്കും സന്യാസത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അവിടെ സന്യാസത്തിന് എന്താണ്? ഒരു സമൂഹത്തിൽ സന്യാസത്തിനുള്ള പ്രലോഭനം എന്താണ്? സന്യാസിക്ക് ചില പ്രത്യേക എന്താണ് പറയുന്നത്, പ്രിവിലേജ് അല്ലേ, അതുകൊണ്ട് അത് തനിക്കും വേണം. ഇതിനോടുള്ള ആഗ്രഹം കൊണ്ടാണ്, അതുകൊണ്ടാണ് സന്യാസം കിട്ടാതെ അവിടെ ഇരുന്ന് കരഞ്ഞ്. നേരിൽ കണ്ട കാര്യമാണ്. അപ്പൊ പലരും പറയും ശങ്കരാചാര്യരുടെ സന്യാസം, ഒരാളിനോട് പറഞ്ഞു ഇത് കേട്ടിട്ട്, മുമ്പ് സന്യാസത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ശങ്കരാചാര്യരുടെ സന്യാസം മറ്റേ സന്യാസത്തെ കുറിച്ചൊക്കെ പറയുന്നു, ഇന്നത്തെ സന്യാസത്തിനെ കുറിച്ച് ഒന്ന് പറയണ്ടേ? ഇന്നത്തെ സന്യാസത്തെ കുറിച്ച് പറഞ്ഞാൽ ആർക്കും പിടിക്കത്തില്ല, അതുകൊണ്ടാണ് പറയാത്ത. പറഞ്ഞ ഇതെല്ലാം പറയേണ്ടി വരും, ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നു? ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ സന്യാസത്തെ കുറിച്ച് പറയാതിരിക്കുക ഭേദം. പഴയ സന്യാസം എന്താണെന്ന് നമുക്ക് അറിയാം, അത് മനസ്സിലാക്കാം, പറ്റുമെങ്കിൽ അതിലേക്ക് കടക്കാം, അല്ലെങ്കിൽ കടക്കാതിരിക്കുക. ഇനി ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന സന്യാസമാണെങ്കിൽ അതിന്റെ ശരിയായ അർത്ഥത്തിലാണെങ്കിൽ, ഇന്ന് പറയുന്നുണ്ട് ഞങ്ങളെല്ലാം ശങ്കര പരമ്പരയിൽപ്പെട്ട സന്യാസിമാരാണെന്ന് പറയുന്നു, അതിന്റെ ശരിയായ അർത്ഥത്തിലാണെങ്കിൽ ഇന്നത്തെ ശങ്കരാചാര്യന്മാർ പോലും സന്യാസിമാരല്ല എന്ന് പറയുന്നതിന് യാതൊരു മടിയും വേണ്ട. പിന്നല്ലേ ബാക്കിയുള്ളവരുടെ കാര്യം. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന അർത്ഥത്തിൽ, അതിന്റെ പൂർണ്ണമായ അർത്ഥം ആണെങ്കിൽ. അപ്പൊ ചെറു പറയാനല്ലോ, ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് മഠാമ്മനായു എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അതിൽ ശങ്കരാചാര്യ സന്യാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് ഇന്ന് ശങ്കര പരമ്പരയിലെ സന്യാസം എന്നെല്ലാം പറയും. ശങ്കരാചാര്യരുടെ സന്യാസം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഭാഷ്യത്തിലെ സന്യാസം. ഈ ഭാഷ്യത്തിൽ ശങ്കരാചാര്യരുടെ സന്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പറയുന്ന സന്യാസ അനുസരിച്ച് ഇന്നത്തെ ശങ്കരാചാര്യന്മാർ പോലും സന്യാസിമാരല്ല എന്ന് പറയും. ഇനി ഇതറിഞ്ഞാൽ ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ പറയുന്നത് പറയുമ്പോൾ ഉള്ളത് പറയണമല്ലോ. പക്ഷെ എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇങ്ങനെ പറയും, സന്യാസം എന്ന് വെച്ചാൽ പരിവ്രജനമാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ പരിവ്രജനം ഭിക്ഷാടനമാണ്. ഞങ്ങളും ഭിക്ഷയാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ വലിയ വീടുകളിലൊക്കെ മുൻകൂട്ടി പറഞ്ഞു വെച്ച് അവിടെ ചെന്ന് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണവും കഴിച്ച് നല്ല ദക്ഷിണയും വാങ്ങിപ്പോരുന്ന ഭിക്ഷയല്ല അത്, പരമ്പരയിൽ നടക്കുന്ന ഭിക്ഷ. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന അതല്ല, വെറും കൗപീന ആച്ഛാദനാദികൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് ശീത ഉഷ്ണങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് ഗിരി ഗുഹകളിൽ നദീ പുളിനങ്ങളിലും ഒക്കെ താമസിച്ചുകൊണ്ട് കേവലം ഭിക്ഷാടനം സ്വീകരിക്കുന്ന സന്യാസം. അതുകൊണ്ട് മാത്രം ശരീര ധാരണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന സന്യാസം, തത്വജ്ഞാന നിഷ്ഠയുള്ള സന്യാസം. അതുണ്ടോ ഇന്ന്? അതാണ് ആ ഒരു സന്യാസത്തെ കുറിച്ച് ശങ്കരാചാര്യർ പറയുന്നു. അവന് മഠാമനായോ കാലം കൊണ്ടുവന്ന മാറ്റം എന്നുവെച്ചാൽ അത്തരം ഒരു സന്യാസം പറ്റില്ല എന്ന് മനസ്സിലായി, കാലം കൊണ്ട് മനസ്സിലായി. അപ്പൊ സന്യാസത്തിന് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കേണ്ടി വന്ന് പിൽക്കാലത്ത് വന്ന ആചാര്യന്മാര്. എന്തായാലും ഈ ഒരു ആദർശം കുറെ അനുഷ്ഠാനത്തിനെങ്കിലും നിലനിർത്തണമല്ലോ, അതിനുവേണ്ടി പിൽക്കാലത്ത് വന്ന ആചാര്യന്മാർ അവരുടെ ബുദ്ധിക്കനുസരിച്ചാണ് മഠാമനായും വ്യവസ്ഥകളും എല്ലാം ഉണ്ടാക്കി വെച്ചത് എന്നാണ് നമ്മൾ ഈ ഭാഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതാണ് ശരിക്കുള്ള സന്യാസം. അങ്ങനെ ഒരു സന്യാസം ഇവിടെ ശങ്കരാചാര്യ യാതൊരു തരത്തിലുള്ള സന്ധിയും ചെയ്യുന്നില്ല. സന്യാസം എന്താണ്? അത് പല സന്ദർഭങ്ങളിലും വന്നിട്ടുണ്ട്, ഇനിയും വരും ആ സന്ദർഭങ്ങൾ. അതാണ് സന്യാസത്തിന്റെ ഉത്തമമായ ആദർശം. പക്ഷെ അത് നമുക്ക് സാധ്യമല്ല എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ അതിന് മാറ്റം വരുത്തും, പല ദേശങ്ങൾക്കനുസരിച്ച് മാറ്റുന്നു. അത് രണ്ടും അറിഞ്ഞിരിക്കണം, ഇന്നതാണോ, അല്ലാതെ കേവലം സമ്പ്രദായ അഭിമാനം കൊണ്ട് ഇന്ന സമ്പ്രദായത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് എന്റെ സന്യാസം ആണ് ഏറ്റവും മഹത്തായ സന്യാസം എന്നുള്ള അഭിമാനത്തിൽ കാര്യമൊന്നുമില്ല. അങ്ങനെ ആർക്കും ഇന്ന് ആ സന്യാസം എന്ന് പറയുന്ന ഒരു തത്വം അല്ലെങ്കിൽ ഒരു ആദർശമായിട്ടേ ഉള്ളൂ, പ്രായോഗികമായിട്ട് ഇല്ല. അതിന്റെ അടിസ്ഥാനം എന്താണ്? ഈ തത്വം ബ്രഹ്മേകത്വം എന്ന് പറയുന്ന ജ്ഞാനം. ആ ജ്ഞാനത്തിൽ പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സന്യാസത്തിനും അർത്ഥമില്ലാതെ വരും. അതുകൊണ്ട് സന്യാസിക്ക് ആ തത്വത്തിലുള്ള ദൃഢത, നിഷ്ഠ അത് ആവശ്യമാണ്. അത് പറഞ്ഞല്ലോ, ജ്ഞാന അംഗമാണ് സന്യാസം. അപ്പൊ ആ തത്വത്തിൽ വരുന്ന പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ചാണ് അടുത്ത ഭാഗത്ത് ചിന്തിക്കുന്നത് കുറച്ച്.